അധ്യായം 18 ശ്ലോകം 24. യത്തു കാമേപ്സുന കർമ്മാ സാഹങ്കാരേണ വാപുന ക്രിയതേ ബഹുളായാസം തദ്രാജസമുദാഹൃതം. യത്തു കാമേപ്സുന കർമ്മഫലപ്രേപ്സുന ഇത്യർത്ഥ കർമ്മസഹങ്കാരേണ വാ സഹങ്കാരേണ ഇതി നക്കു തത്വജ്ഞാനപേക്ഷ. കാമേപ്സ് കാമത്തെ ആഗ്രഹിക്കുന്നവൻ, കർമ്മഫലേപ്സ് കർമ്മഫലത്തെ ആഗ്രഹിക്കുന്നവൻ ചെയ്യുന്ന കർമ്മത്തെക്കുറിച്ച് പറയുന്നു. അതാണ് രാജസ കർമ്മം. കർമ്മസഹങ്കാരേണ വാ സഹങ്കാരേണേതി ന തത്വജ്ഞാനപേക്ഷ. ഭാഷ്യകാരം പറയുന്നത് അഹങ്കാരത്തോടുകൂടി കർമ്മം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ജ്ഞാനി അഹങ്കാരമില്ലാതെ കർമ്മം ചെയ്യുന്നു, രാജസകർമ്മങ്ങൾ അഹങ്കാരത്തോടുകൂടി ചെയ്യുന്നു, അങ്ങനെ എടുക്കരുത് എന്നാണ്. തത്വജ്ഞാന അപേക്ഷയാ, തത്വജ്ഞാനത്തെ അപേക്ഷിച്ച് പറയുന്നതാണ്. അഹങ്കാരമുണ്ടെന്നും അഹങ്കാരമില്ലെന്നും പറയുന്നു, ഈ കർമ്മത്തെക്കുറിച്ച് പറയുകയാണ്. അതുകൊണ്ട് അഹങ്കാരമുണ്ടെന്ന് പറഞ്ഞാലും അഹങ്കാരമില്ലെന്ന് പറഞ്ഞാലും അത് അജ്ഞനെ സംബന്ധിച്ച് പറയുന്നതാണ്. അവന് ആ തത്വജ്ഞാനെ അപേക്ഷിച്ചല്ല, തത്വജ്ഞാനിക്ക് അഹങ്കാരമില്ല, അതുകൊണ്ട് തന്നെ തത്വജ്ഞാനിയിൽ കർമ്മവുമില്ല എന്നാണ് ഭാഷ്യകാരന്റെ അഭിപ്രായം. ആ സമയം അജ്ഞനാണെങ്കിലോ, അജ്ഞന് അഹങ്കാരം ഉണ്ടാകാം, ഇല്ലാതെയും ഇരിക്കാം. ഏതുപോലെ ലൗകിക ശ്രോത്രിയ നിരഹങ്കാരാപേക്ഷ, ലൗകികനായ ശ്രോത്രിയ വേദം അധ്യയനം ചെയ്ത് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവനാണ് ലൗകിക ശ്രോത്രിയ. ആ ശ്രോത്രിയന്മാരിൽ തന്നെ സഹങ്കാരനും നിരഹങ്കാരനും ഉണ്ടാകും. അഹങ്കാരത്തോടുകൂടി ചെയ്യുന്നവനും അഹങ്കാരമില്ലാത്ത ചെയ്യുന്നവനും ഉണ്ടാകും. അത് ലൗകികമാണ്, തത്വജ്ഞാനിയല്ല എന്നത്. അതുകൊണ്ട് അഹങ്കാരത്തോടുകൂടി കർമ്മം ചെയ്യുന്നു എന്ന് കരുതുമ്പോൾ തത്വജ്ഞാനിയിൽ നിന്നിവിടെ ഈ കർമ്മിയെ വേർതിരിക്കുകയല്ല എന്നാണ്. ഇവിടുത്തെ അഹങ്കാരം എന്ന് പറയുന്നത് അജ്ഞനിൽ കാണുന്നതാണ്, നിരഹങ്കാരം എന്ന് പറയുന്നതും അജ്ഞനിൽ കാണുന്നതാണ്, ശ്രോത്രിയനിൽ കാണുന്നതാണ്. അതങ്ങനെ അവിടെ നിരഹങ്കാരം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയുന്ന വിനയവും മറ്റും, അതാണ് ഇവിടുത്തെ നിരഹങ്കാരം. അതാണ് ലൗകിക ശ്രോത്രിയ നിരഹങ്കാരാപേക്ഷ. ശ്രോത്രിയനിൽ കാണുന്ന നിരഹങ്കാരമായ ആ ഭാവത്തെ അപേക്ഷിച്ച് പറയുകയാണ് അഹങ്കാരത്തോടുകൂടി ചെയ്യുന്നത്. യോഹി പരമാർത്ഥ നിരഹങ്കാര ആത്മവിത്നതസ്യ കാമേപ്സിത്വ ബഹുളായാസ കർത്തൃത്വപ്രാപ്തിരസ്തി. ഇവിടെ പറയുന്ന ഈ കർത്തൃത്വപ്രാപ്തി അത് തത്വജ്ഞാനിക്കല്ല. യോഹി പരമാർത്ഥ നിരഹങ്കാര, ഒരുവൻ പരമാർത്ഥ നിരഹങ്കാരനാണെങ്കിൽ, ആത്മബോധം കൊണ്ട് അയാളുടെ അഹങ്കാരം നശിച്ചിരിക്കുകയാണെങ്കിൽ, ആത്മവിത്താണ്, ആത്മബോധം കൊണ്ട് അഹങ്കാരം നശിച്ചു തസ്യ, അങ്ങനെയുള്ളവര് കാമേപ്സിത്വം ബഹുളായാസ കർത്തൃത്വ പ്രാപ്തിരസ്തി. അയാളിൽ കാമ ഇച്ഛയില്ല, ബഹുളായാസ വളരെ വൈഷമ്യമുള്ള കർമ്മങ്ങൾ അഹങ്കാരപൂർവ്വം ചെയ്യുക ഇത്തരം കാര്യങ്ങളൊന്നും അവിടെയില്ല. അതുകൊണ്ട് തത്വജ്ഞാനിയുമായി താരതമ്യപ്പെടുത്തിയല്ല ഇവിടെ രാജസ കർമ്മത്തെക്കുറിച്ച് പറയുന്നത്, രാജസ കർമ്മിയെക്കുറിച്ച് പറയുന്നു. മറിച്ച് കർമ്മികളിൽ തന്നെ അഹങ്കാരമുള്ളവരും അഹങ്കാരമില്ലാത്തവരുമുണ്ട്. അതിൽ അഹങ്കാരമില്ലാത്ത ഒരു കർമ്മിയോട് താരതമ്യപ്പെടുത്തിയിട്ട് പറയുന്നു അഹങ്കാരമുള്ള ഒരാളുടെ കർമ്മത്തെ. ഇവിടെ ഭാഷ്യകാരൻ പറയാൻ ഉദ്ദേശിക്കുന്നത് തത്വജ്ഞാനത്തിൽ അവിടെ അഹങ്കാരമില്ല, അഹങ്കാരമില്ലാത്തതുകൊണ്ട് തന്നെ അവിടെ കർമ്മവുമില്ല. ഇവിടെ പറയാൻ താല്പര്യപ്പെടുന്നു എന്നുവെച്ചാൽ സർവകർമ്മ സന്യാസം അത് ജ്ഞാനിയിൽ പൂർണ്ണമാണ്. അവിടെ അഹന്തയില്ല, അതുകൊണ്ട് അവിടെ സർവകർമ്മ സന്യാസ സിദ്ധമായി. അതാണ് ഇവിടെ പറയുന്നത്. സാത്വികസ്യ വികർമ്മണോ അനാത്മവിദ് സഹങ്കാര കർത്ത കിമുത രാജസ താമസയോ. സാത്വികമായി കർമ്മം ചെയ്യുന്നവൻ മുമ്പ് പറഞ്ഞു. സാത്വികമായി കർമ്മം ചെയ്യുന്നവനും എന്താണ്? അനാത്മവിത്. ഇവിടെ ഭാഷ്യകാരനെ സംബന്ധിച്ചിടത്തോളം എവിടെ കർമ്മമുണ്ടെന്ന് പറയുന്നു അവിടെ അജ്ഞനായിരിക്കും. അതാണ് അനാത്മവിത്. കർമ്മം അജ്ഞനിലേ സംഭവിക്കത്തുള്ളൂ. അവനെന്ത് ചെയ്യുന്നു? സഹങ്കാര കർത്ത. സാത്വികമായി കർമ്മം ചെയ്യുന്നവനെന്ന് പറഞ്ഞാലും അഹങ്കാരത്തോടുകൂടി കർമ്മം ചെയ്യുന്നവനാണ്. സാത്വികനായ ഒരുവനും അഹങ്കാരത്തോടുകൂടി കർമ്മം ചെയ്യുന്നു എങ്കിൽ രാജസ താമസയോ കിമുത. രാജസ താമസന്മാരുടെ കാര്യം പറയാനുണ്ടോ? അവരുടെ കർമ്മവും അഹങ്കാരപൂർവകമായിരിക്കും. സാത്വിക രാജസ താമസ മൂന്ന് ഭാവങ്ങളിലും മൂന്ന് കർമ്മങ്ങളിലും അഹങ്കാരം ഉണ്ടെന്നാണ് പറയുന്നത്. നിരഹങ്കാരമായി കർമ്മം ചെയ്യുന്നു എന്ന് പിന്നെ ആരെ പറയുന്നു? ലോകെ അനാത്മവിദപി ശ്രോത്രിയോ നിരഹങ്കാരോ ഉച്ചതേ. നിരഹങ്കാരോ അയം ബ്രാഹ്മണൈരി. നമ്മൾ സാധാരണ ലോകത്തും കാണാറുണ്ട് എന്താണോ അനാത്മവിദപി ശ്രോത്രിയ. ആത്മജ്ഞാനമില്ല എന്നാൽ ശ്രോത്രിയനാണ്. അനാത്മവിദപി ശ്രോത്രിയ. ശ്രോത്രിയനെന്ന് പറഞ്ഞാൽ വേദാധ്യയനം ചെയ്ത വേദാധ്യയനം ചെയ്തിട്ടുള്ളവനാണ് ശ്രോത്രിയൻ. വേദാധ്യയനം ചെയ്തു എന്ന് വിചാരിച്ചൊരാൾ ആത്മജ്ഞാനിയായി കൊള്ളണമെന്നില്ല. ആത്മാവിന്റെ പരമാർത്ഥ ജ്ഞാനം ഉണ്ടാകണമെന്നില്ല. അതാണ് അനാത്മവിദ് ശ്രോത്രിയ. അനാത്മവിത്തായ ശ്രോത്രിയൻ എന്ന് പറയുന്നു. പൂർവമീമാംസകരും മറ്റും അങ്ങനെയാണ്. ഒരു വേദമെല്ലാം അധ്യയനം ചെയ്തിട്ടുണ്ട്, പക്ഷെ ആത്മജ്ഞാനമില്ല. ശരിയായ ആത്മജ്ഞാനമില്ല, പരമാർത്ഥ ജ്ഞാനമില്ല. അങ്ങനെ ഉള്ളവരെ ലോകത്ത് കാണാറുണ്ട്. പക്ഷെ അവരിൽ തന്നെ നിരഹങ്കാരവിച്ചത് അങ്ങനെയുള്ള ശ്രോത്രിയന്മാരെ നമ്മൾ അഹങ്കാരമില്ലാത്തവനെന്ന് പറയാനുണ്ട്. വിനയവും മറ്റുമുള്ളവന് എങ്ങനെ പറയുന്നു? നിരഹങ്കാരോ അയം ബ്രാഹ്മണ. ഈ ബ്രാഹ്മണൻ നിരഹങ്കാരനാണ് എന്ന് പറയുന്നു. എന്തുകൊണ്ട്? ആ ബ്രാഹ്മണൻ വേദാധ്യയനം ചെയ്തു, പക്ഷെ ആത്മവിത്തല്ല, ആത്മജ്ഞാനം ഉണ്ടായില്ല. എന്നാലും പറയുന്നു നിരഹങ്കാരൻ, അഹങ്കാരമില്ലാത്തവനാണെന്ന് പറയുന്നു. അപ്പോ വേദാധ്യയനം ചെയ്തവൻ തന്നെ അനാത്മവിത്ത് ആയിരിക്കും. അങ്ങനെയുള്ളവൻ അവനെയും നിരഹങ്കാരനെന്ന് പറയും. അല്ല, അഹങ്കാരമില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ആത്മജ്ഞാനി എന്ന് അർത്ഥം എടുക്കണ്ട എന്നാണ്. തസ്മാ തദപേക്ഷയായവ സഹങ്കാരേണവ ഇത്യുക്ത. അതുകൊണ്ട് നിരഹങ്കാരനായ ഒരു ബ്രാഹ്മണനെ അപേക്ഷിച്ച് അഹങ്കാരത്തോടുകൂടി കർമ്മം ചെയ്യുന്ന ഒരുവനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. രാജസമായ കർമ്മം ചെയ്യുന്നവനല്ലെങ്കിൽ രാജസമായ കർമ്മം എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോ ഇവിടെ തന്നെ പറയുന്നത് എന്താണ്? ഭാഷ്യകാരം പറയുന്നത് ഇതുവരെയുള്ള ഭാഗങ്ങളുണ്ട്. ഒരാൾ വേദം അധ്യയനം ചെയ്തു കഴിഞ്ഞാലും, ഒരു ബ്രാഹ്മണൻ വേദാധ്യയനം ചെയ്താൽ അയാൾ ശ്രോത്രിയനായാലും അയാളുടെ അഹങ്കാരം ഉണ്ടാകാം, അഹങ്കാരമില്ലാതെ ഇരിക്കാം. രണ്ടു കൂട്ടരും വരാം. അതിൽ അവരെ രണ്ടുപേരെയും മാത്രമാണ് ഇവിടെ ചർച്ചയ്ക്കെടുത്തിരിക്കുന്നത്. അതിൽ അഹങ്കാരമില്ലാതെ കർമ്മം ചെയ്യുന്നവന്റെ കർമ്മമാണ് ഇവിടെ രാജസ കർമ്മം എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ തത്വജ്ഞാനി അയാളിൽ അഹങ്കാരമില്ല, അയാളുടെ കർമ്മത്തെ അപേക്ഷിച്ചല്ല ഇവിടെ രാജസ കർമ്മത്തെ കുറിച്ച് പറയുന്നത് എന്നാണ്. പുനഃശബ്ദ പാദപൂർണാർത്ഥ. പുനഃശബ്ദത്തിനൂടെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. പാദപൂർണത്തിന് വേണ്ടി ചേർത്തിരിക്കുന്നതാണ്. രണ്ടാമത്തെ പാദത്തിൽ പുനഃ ശബ്ദം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പൂർത്തിയാകത്തുള്ളൂ. അതുകൊണ്ട് പുനഃ ശബ്ദം ചേർത്തിരിക്കുകയാണ്. ക്രിയതേ ബഹുളായാസം കർമ്മ കർത്ര മഹദായാസേന നിർവർത്തിയതേ തത്കർമ്മ രാജസമുദാഹൃതം. രാജസകർമ്മത്തെ കുറിച്ച് പറയുന്നു. ബഹുളായാസം, വളരെ ആയാസത്തോടുകൂടി കർമ്മം ചെയ്യുന്നു, കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ ചെയ്യുന്നു, അതാണ് ബഹുളായാസം കർമ്മ കർത്ര. ആ കർത്താവ് മഹദായാസേന, വളരെ ആയാസപ്പെട്ട് നിർവർത്തിയതെ, നിറവേറ്റുന്നു. അങ്ങനെയുള്ള തത്കർമ്മ രാജസം, അതാണ് രാജസകർമ്മം. അപ്പോൾ രാജസകർമ്മത്തിന്റെ പ്രത്യേകതകളൊന്ന്, കർമ്മഫലത്തിന്റെ ആഗ്രഹത്തോടുകൂടി ചെയ്യുന്നു, ചെയ്യുന്നവന് അഹങ്കാരമുണ്ട്, അഹങ്കാരത്തോടുകൂടി ചെയ്യുന്നു, ഞാൻ ഇത്രയും വലിയ കർമ്മം ചെയ്യുന്നവനാണ് എന്നുള്ള അഹങ്കാരത്തോടുകൂടി, ഈ കർമ്മം ചെയ്ത് ഞാൻ ഇന്നത് നേടും എന്നുള്ള ഭാവത്തോടുകൂടി ചെയ്യുന്നു. അതേസമയം വളരെ ആയാസപ്പെട്ടും ചെയ്യുന്നു, ബുദ്ധിമുട്ടി പണിയെടുക്കും എന്നെല്ലാം പറയാറുണ്ടല്ലോ. അതാണ് രാജസകർമ്മം. സാത്വിക കർമ്മം എന്താണെന്ന് നേരത്തെ പറഞ്ഞു, സംഗരഹിതമായി ചെയ്യുന്നതാണ്. ഇവിടെ കാമേപ്സ വന്നു, രാഗദ്വേഷങ്ങളില്ലാതെ ചെയ്യുന്നതാണ്. ഇവിടെ അഹങ്കാരത്തോടു കൂടി വന്നു. രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ രാജസ താമസ കർമ്മങ്ങളെ അറിഞ്ഞ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അതിനിവിടെ പറയുന്നത്. സ്വയം താൻ ചെയ്യുന്ന കർമ്മങ്ങൾ ഏത് തരത്തിൽപ്പെടുന്നതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. സാത്വികമായ കർമ്മം സ്വീകരിക്കേണ്ടതും രാജസ താമസങ്ങൾ കളയേണ്ടതും. ഭാഷ്യകാരന്റെ അഭിപ്രായം അനുസരിച്ച് ആത്മജ്ഞനിൽ കർമ്മമില്ല, അജ്ഞനാണ് കർമ്മം ചെയ്യുന്നത്. അവരിൽ തന്നെ അഹങ്കാരപൂർവവും അഹങ്കാരമല്ലാതെയും ചെയ്യും. അജ്ഞനെന്ന് പറയുമ്പോൾ ഇവിടെ ആരാണ്? വേദ അധ്യയനം ചെയ്തവനാണ്, ശ്രോത്രിയനാണ്, അല്ലാതെ സാധാരണ പറയുന്ന അജ്ഞനല്ല. അവരിൽ തന്നെ അഹങ്കാരമുള്ളവനും അഹങ്കാരമില്ലാത്തവനും ഉണ്ട്, അറിവുള്ളവരിൽ തന്നെ. അറിവുള്ളവനാണ് ഇവിടെ അജ്ഞനെന്ന് പറയുന്നത്. വേദത്തിന്റെ പൂർവകാന്ഡത്തെ, കർമ്മകാന്ഡത്തെ പ്രമാണമായി സ്വീകരിച്ച് സ്വർഗാദി ഫലങ്ങൾക്ക് വേണ്ടിയിട്ട് കർമ്മം ചെയ്യുന്ന ശ്രോത്രിയൻ, അവനൂടെ അനാത്മവിത്ത്, ആത്മജ്ഞൻ അല്ലാത്തവൻ എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. അവരിൽ അഹങ്കാരിയും നിരഹങ്കാരിയും ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഭാഷ്യകാരന്റെ. ഇതനുസരിച്ച് ഇവിടെയെല്ലാം ശ്രോത്രിയൻ, അഹങ്കാരി, നിരഹങ്കാരി എന്നെല്ലാം പറയുമ്പോൾ അവിടെ ജന്മനാവുള്ള ജാതി സ്വീകരിച്ചുകൊണ്ടാണ് വ്യാഖ്യാനിക്കുന്നത്. ഗുണകർമ്മങ്ങൾക്കനുസരിച്ചാണെങ്കിൽ ബ്രാഹ്മണന് അഹങ്കാരി എന്ന് പറയാൻ പറ്റത്തില്ല, നിരഹങ്കാരിയെ ആകത്തുള്ളൂ. ഇവിടെ ശ്രോത്രിയനെ തന്നെ രണ്ടായിട്ട് തിരിക്കുകയാണ്. ഒന്ന് നമ്മൾ സാധാരണ പറയുന്നുണ്ടോ, ബ്രാഹ്മണൻ എന്ന് വെച്ചാൽ ബ്രഹ്മജ്ഞാനി. ഇവിടെ അങ്ങനെയല്ല പറയുന്നത്, അനാത്മവിദപി ശ്രോത്രിയ ബ്രാഹ്മണ എന്നാണ്. അജ്ഞനായ ശ്രോത്രിയനായ ബ്രാഹ്മണൻ എന്ന് പറയുമ്പോൾ നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നതല്ല. ഭാഷ്യകാരന്റെ അഭിപ്രായത്തിൽ അജ്ഞനായ ബ്രാഹ്മണനും ഉണ്ട്. അപ്പൊ അജ്ഞനായ ബ്രാഹ്മണൻ എങ്ങനെ വരും? ബ്രഹ്മജ്ഞാനിയാണ് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ അജ്ഞനായ ബ്രാഹ്മണനെ കിട്ടുന്നില്ല. അപ്പോൾ ജന്മം കൊണ്ട് ബ്രാഹ്മണ ഗോത്രത്തിൽ പിറന്നു. അതിൽ രണ്ടു കൂട്ടരുണ്ട്, അതിൽ തന്നെ ശ്രോത്രിയന്മാർ, അഹങ്കാരമുള്ളവരും അഹങ്കാരമില്ലാത്തവരും. അവരെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അവരിവിടെ അവർ ചെയ്യുന്ന കർമ്മങ്ങൾ എന്തോന്നു, വൈദികമായ കർമ്മങ്ങൾ. സഹങ്കാരേണ വാപുന ക്രിയതേ ബഹുളായാസം തദ്രാജസമുദാഹൃതം അനുബന്ധം ക്ഷയം ഹിംസാം അനപേക്ഷിത പൗരുഷം മോഹാദാരഭ്യതേ കർമ്മ യത്തത്താമസമുച്യതേ. താമസകർമ്മത്തെ കുറിച്ച് പറയുന്നു. അനുബന്ധം പശ്ചാത്ഭാവി യത് വസ്തു സോ അനുബന്ധ ഉച്ചത്. അനുബന്ധം എന്ന് പറയുന്ന ശബ്ദം പല അർത്ഥത്തിനും പലയിടത്തും പ്രയോഗിക്കുന്നതാണ്. ഇവിടെ അനുബന്ധം എന്ന് പറഞ്ഞാൽ ഫലം എന്നർത്ഥം. പശ്ചാത്ഭാവി, ഒരു കർമ്മം അനുഷ്ഠിച്ച് പിന്നീട് വരുന്നത്, പശ്ചാത്ഭവിക്കുന്നത്, അതാണ് അനുബന്ധം. അനുബന്ധത്തെ കുറിച്ച് ചിന്തിക്കാതെ ചെയ്യുന്ന കർമ്മം, ഫലത്തെക്കുറിച്ച് ചിന്തിക്കാതെ ചെയ്യുന്നത് എന്ന് വെച്ചാൽ, മുമ്പ് നമ്മൾ കർമ്മയോഗത്തിൽ പറഞ്ഞതല്ല, അവിടെയും പറഞ്ഞു ഫലത്തെക്കുറിച്ച് ചിന്തിക്കാതെ കർമ്മം ചെയ്യണമെന്ന്. ഇവിടെ പറയുന്നു ഫലത്തെക്കുറിച്ച് ചിന്തിക്കാതെ ചെയ്യുന്ന കർമ്മം താമസകർമ്മമെന്നാണ്. അനുബന്ധം അനപേക്ഷ. അപ്പോൾ ഇവിടെ ഫലം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സാധാരണ പറയുന്നത് വീണ്ടും വിചാരമില്ലാതെ കർമ്മം ചെയ്യുക, പ്രവർത്തിക്കുക, അതിനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഫലാഗ്രഹം കൂടാതെ ചെയ്യുന്ന കർമ്മത്തെ, അതുകൊണ്ട് തന്നെ കർമ്മയോഗത്തിൽ ഫലാഗ്രഹം കൂടാതെ കർമ്മം ചെയ്യുക എന്ന് വെച്ചാൽ വീണ്ടും വിചാരമില്ലാതെ പ്രവർത്തിക്കുക എന്നുള്ള അർത്ഥമല്ല. വീണ്ടും വിചാരമില്ലാത്ത പ്രവൃത്തി, അല്ലെങ്കിൽ നമ്മൾ പറയും വിവരമില്ലാത്ത പ്രവൃത്തി എന്ന് പറയും. ഒരു കർമ്മം, ഈ കർമ്മം എന്താണ്, അതിന്റെ ഫലം എന്താണ്, ഇത്തരത്തിലുള്ള വിവേകങ്ങളില്ലാതെ എന്തെങ്കിലും ചെയ്യുക, അല്ലെങ്കിൽ സദുദ്ദേശത്തോടുകൂടി ചെയ്യുന്നത് ദുഷിച്ച ഫലമുള്ള കർമ്മമായിരിക്കും, അങ്ങനെയെല്ലാം പ്രവർത്തിക്കുക. കർമ്മവും ഫലവുമായിട്ടുള്ള ബന്ധത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ ദുർബുദ്ധികൾ ചെയ്യുന്ന പ്രവൃത്തികൾ, താമസ ബുദ്ധി കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികൾ, നല്ലതെന്ന് വിചാരിച്ച് അറിവില്ലാതെ മോശമായ ചീത്തയായ പ്രവൃത്തികൾ ചെയ്യുക, തെറ്റായ പ്രവൃത്തികൾ ചെയ്യുക, അധർമ്മം ചെയ്യുക, അന്യായം ചെയ്യുക, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അനുബന്ധം അനപേക്ഷ അല്ലെങ്കിൽ അനപേക്ഷ, രണ്ടു തരത്തിലുണ്ട്. ചില പുസ്തകങ്ങളിലെല്ലാം അനപേക്ഷ എന്നാണ്, ചിലടത്ത് അനപേക്ഷ എന്ന് പറഞ്ഞാൽ ഫലത്തെ അറിയാതെ, അനപേക്ഷ എന്ന് പറഞ്ഞാൽ അതിനെ അപേക്ഷിക്കാതെ, രണ്ടിടത്തും വിവേകമില്ലാതെ എന്ന് ചുരുക്കം. തംച അനുബന്ധം, അതാണ് അനുബന്ധം എന്ന് പറയുന്നത്. ഫലം എന്താണെന്നൊന്നും ചിന്തിക്കാതെ പറയുന്ന വെച്ചാൽ പറയും അവൻ ചാടിക്കയറി പ്രവർത്തിച്ചു എന്ന് പറയും. എന്നുവെച്ചാൽ എന്താണെന്ന് ചിന്തിക്കാതെ, വീണ്ടും വിചാരമില്ലാതെയുള്ള പ്രവൃത്തി, അത് താമസ പ്രവൃത്തിയാണ്. ക്ഷയം യസ്മിൻ കർമ്മണി ക്രിയമാണേ ശക്തിക്ഷയോ അർത്ഥക്ഷയോ വാ സ്യാത് തം ക്ഷയം. ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തി കൊണ്ട് ശക്തിക്ഷയം വരാൻ പാടില്ല, അർത്ഥക്ഷയവും വരാൻ പാടില്ല, ധനനഷ്ടം വരാൻ പാടില്ല, തന്റെ ശേഷി നശിക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അതിനാണ് ക്ഷയം എന്ന് പറയുന്നത്. ആ ക്ഷയത്തെക്കുറിച്ച് ചിന്തിക്കാതെയുള്ള പ്രവൃത്തി, അതൊക്കെ താമസമാണ്. താമസ ബുദ്ധിയുള്ള ഒരുവന്റെ അടുത്ത് കർമ്മയോഗത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ധരിക്കുന്നത് ഇതൊക്കെയായിരിക്കും. എന്താണോ, വീണ്ടും വിചാരം കൂടാതെ പ്രവർത്തിക്കുന്നതാണ് കർമ്മയോഗം, അങ്ങനെ ധരിക്കും. കർമ്മയോഗം എന്ന് പറയുന്നത് എന്താണ്? അർത്ഥക്ഷയം ഉണ്ടാക്കുന്ന പ്രവൃത്തിയാണ്, ശക്തിക്ഷയം ഉണ്ടാക്കുന്ന പ്രവൃത്തിയാണ്, ഇങ്ങനെയൊക്കെ ധരിക്കും. അതെല്ലാം താമസകർമ്മമാണ്, അർത്ഥക്ഷയത്തെ ഉണ്ടാക്കുന്നതല്ല. എന്നുവെച്ചാൽ ധനനഷ്ടത്തെ ഉണ്ടാക്കുന്നതല്ല കർമ്മയോഗം എന്ന് പറയുന്നത്. അപ്പൊ ചിലർ അശ്രദ്ധമായി പ്രവർത്തിച്ച് അതില് കഷ്ടനഷ്ടങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ പറയും എന്താണ്, എന്റെ കർമ്മം കർമ്മയോഗമാണ്, അതുകൊണ്ട് അതിലെന്ത് സംഭവിക്കാം, ചിലപ്പോൾ ശക്തിക്ഷയവും അർത്ഥക്ഷയവും ഒക്കെ വരാമെന്ന് പറയും. എന്നാൽ താമസ കർമ്മമാണ്, താമസ ഗുണമുള്ളവൻ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ വരും. എന്ന് പറഞ്ഞാൽ കർമ്മയോഗത്തിൽ ശക്തിക്ഷയവും അർത്ഥക്ഷയവും സംഭവിക്കുന്നില്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുന്നു. ഹിംസാം പ്രാണിപീഡാം അനപേക്ഷ, പ്രാണികളെ പീഡിപ്പിക്കാതെ ചെയ്യുന്ന കർമ്മം, പീഡിപ്പിച്ചുകൊണ്ട് ചെയ്താൽ അത് താമസ കർമ്മമാവും. അത് രണ്ടും നമ്മൾ മനസ്സിലാക്കുന്നു. യുദ്ധത്തെ കർമ്മയോഗമായി അനുഷ്ഠിക്കാൻ പറയുന്നു, പക്ഷെ അത് താമസകർമ്മമാകാനും പാടില്ല. താമസകർമ്മമായ എന്ത് ചെയ്യും? അത് പ്രാണികളെ പീഡിപ്പിക്കുന്നതാണ്. ഇപ്പൊ സാത്വികമായ ജ്ഞാനവും താമസമായ ജ്ഞാനവും ബാഹ്യമായ ഏകദേശം ഒരുപോലെ തന്നെ ഇരിക്കും. അതുകൊണ്ടാണിത് എടുത്തു പറയുന്നത്. പ്രാണികളെ പീഡിപ്പിക്കാതെ ചെയ്യുന്ന കർമ്മം അയാളെ യോഗമാകത്തും, പീഡ വന്നു കഴിഞ്ഞാലോ അത് താമസ കർമ്മമാണ്. അതുകൊണ്ടാണ് സാധാരണ യുദ്ധം അല്ല ഗീതി പറയുന്ന യുദ്ധം എന്ന് പറയാൻ കാരണം. സാധാരണ ഈ യുദ്ധം എന്ന് പറയുന്നത് എന്താണ്? അത് പ്രാണിപീഡ ഉണ്ടാക്കുന്നതാണ്, അത് താമസ കർമ്മമാണ്. അടിപിടി വഴക്ക് യുദ്ധം എന്നെല്ലാം പറയും. ഇവിടെ പറയുന്ന അതല്ല, അത് സാത്വിക കർമ്മമാണ്. ആ രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുന്നു. ഹിംസാം അനപേക്ഷ, ഹിംസയെക്കുറിച്ച് ചിന്തിക്കാതെ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഹിംസയായിട്ടും ചെയ്യുന്ന കർമ്മങ്ങൾ, ഹിംസയും ആകുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതി ചെയ്യുന്ന കർമ്മങ്ങൾ. അതുപോലെ തന്നെ പൗരുഷം, പുരുഷകാരം, പൗരുഷത്തെക്കുറിച്ച് ചിന്തിക്കാതെ ചെയ്യുന്ന കർമ്മങ്ങൾ എന്താണ്? ശക്നോമി ഇതം കർമ്മ സമാപയിതം ഇത്യേവം ആത്മസാമർഥ്യം. പൗരുഷം എന്ന് പറയുന്നത് എന്താണ്? തന്റെ കഴിവിനെക്കുറിച്ച് ചിന്തിക്കാതെ ചെയ്യുന്ന കർമ്മം. ശക്നോമി ഇതം കർമ്മ സമാപയിതം, ഈ കർമ്മം നല്ലവണ്ണം ചെയ്ത് പൂർത്തിയാക്കാൻ എനിക്ക് കഴിയും എന്ന് ആത്മസാമർഥ്യം, സ്വന്തം സാമർഥ്യത്തെ ചിന്തിക്കാതെ ചെയ്യുന്ന കർമ്മം. തന്റെ ശേഷി നോക്കാതെ തനിക്ക് കഴിയാത്ത കർമ്മങ്ങൾ ചെയ്യുക, തനിക്ക് കഴിയാത്ത ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുക, അത് താമസമാണ്. ഇത്യേതാനി അനുബന്ധാദീനി അനപേക്ഷ പൗരുഷാന്താനി, അനുബന്ധം, ക്ഷയം, ഹിംസ, പൗരുഷം, ഈ നാല് കാര്യങ്ങൾ. കർമ്മത്തിന്റെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കാതെ ചെയ്യുക, ശക്തിക്ഷയം, ചെയ്യുന്നവനെ സംബന്ധിച്ച് വരുന്ന ക്ഷയമാണ് ശക്തിക്ഷയം, പിന്നെ അർത്ഥക്ഷയം എന്ന് പറയുമ്പോൾ മറ്റേതെല്ലാം തരത്തിൽ വരാമോ ക്ഷയം, അതിനെക്കുറിച്ച് ചിന്തിക്കാതെ ചെയ്യുക. മറ്റുള്ളവർക്ക് ഹിംസ ഉണ്ടാകുന്ന കർമ്മങ്ങൾ അത് ചെയ്യുക. തന്റെ കഴിവിനെ കുറിച്ച് ചിന്തിക്കാതെ ചെയ്യുക. ഇതെല്ലാം താമസ കർമ്മങ്ങളാണ്. പൗരുഷത്തെക്കുറിച്ച് ചിന്തിക്കാതെ ഒരു കർമ്മത്തെ കർമ്മയോഗമായി അനുഷ്ഠിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ആ കർമ്മം സ്വധർമ്മമായി വരണമെങ്കിൽ, ആ കർമ്മത്തിൽ ഇത്രയും കാര്യങ്ങൾ ഒത്തിരിക്കണം. ഒന്നെന്താണ്? അതിന്റെ ഫലം എന്താണെന്ന് ചെയ്യുന്നവന് വ്യക്തമായി ബോധം വേണം. രണ്ട്, ആ കർമ്മം ചെയ്യുന്നതുകൊണ്ട് തനിക്ക് ശക്തിക്ഷയമോ അർത്ഥക്ഷയമോ സംഭവിക്കാൻ പാടില്ല. ആ കർമ്മം കൊണ്ട് ആർക്കും പീഡ ഉപദ്രവം ഉണ്ടാകാൻ പാടില്ല. ആ കർമ്മം തന്റെ സാമർഥ്യത്തിനനുസരിച്ചായിരിക്കും. ഇത്രയും വന്നു കഴിഞ്ഞാല് ആ കർമ്മം സ്വധർമ്മമാകത്തുള്ളൂ. അത്ര ഒരു കർമ്മം മാത്രമേ ഒരാൾക്ക് കർമ്മയോഗമായി അനുഷ്ഠിക്കാൻ കഴിയത്തുള്ളൂ. അല്ലാത്ത കർമ്മങ്ങളൊന്നും കർമ്മയോഗമായി അനുഷ്ഠിക്കാൻ ഒക്കത്തിൽ, അത് താമസ കർമ്മമാണ്. അവിടെ കർമ്മയോഗമില്ല. സാത്വികമായ കർമ്മത്തിലാണ് കർമ്മയോഗമുള്ളത്. നേരത്തെ പറഞ്ഞ രാജസ കർമ്മത്തിലും ബഹുളായാസത്തോടു കൂടി ചെയ്യുന്നു. പറയുന്നു, പോത്തിനെ പോലെ പണിയെടുക്കുന്നു രാവിലെ മുതൽ വൈകുന്നേരം, എന്നിട്ട് സ്വയം കരുത് ഞാൻ കർമ്മയോഗമാണ് ചെയ്യുന്നത്. രാജസ കർമ്മമാണ് കർമ്മയോഗം എന്ന് പറയുന്നത്. സാത്വിക കർമ്മമാണ്. സാധാരണ നമ്മൾ കർമ്മത്തെക്കുറിച്ച് പറയും എന്താണോ രാജസ സ്വഭാവമുള്ളവനാണ് കർമ്മമെന്ന് പറയും. സാത്വിക സ്വഭാവമുള്ളവന് ജ്ഞാനവും രാജസ സ്വഭാവമുള്ളവന് കർമ്മവും എന്ന് പൊതുവെ പറയും. പൊതുവെ പറയുന്നത് ശരിയാണ്. പക്ഷെ കർമ്മയോഗത്തെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ അവിടെ സാത്വികം ഉണ്ടായാൽ, സാത്വികത്തോട് ചേർന്ന രാജസം ഉണ്ടെങ്കിലേ കർമ്മയോഗം ചെയ്യാൻ പറ്റും. അല്ലാതെ കേവല രാജസ ഗുണത്തെ ആശ്രയിച്ച് കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അത് കർമ്മയോഗമാകത്തില്ല, ബഹുളായാസമുള്ള കർമ്മമായിരുന്നു. അതുകൊണ്ട് കർമ്മം ചെയ്യുന്ന കർമ്മത്തിന്റെ വലിപ്പം നോക്കിയിട്ടല്ല, എത്രമാത്രം ഉണ്ടെന്ന് നോക്കിയിട്ടല്ല അത് യോഗാത്മകമാണോ അല്ലെങ്കിൽ തീരുമാനിക്കുന്നത്. അതിന്റെ ന്യൂനാധിക്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടല്ല, അതിൽ വരുന്ന ഗുണങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ടാണ്. അതിൽ ഈ പറയുന്ന താമസ രാജസ ഭാവങ്ങളെല്ലാം ഒഴിവാക്കിക്കഴിഞ്ഞാൽ പിന്നീട് വരുന്ന സാത്വികമായി വരുന്ന ഭാഗങ്ങളിൽ മാത്രമേ കർമ്മയോഗമുള്ളൂ. അത് പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളെല്ലാം കർമ്മയോഗമാണെന്ന് അബദ്ധവശാൽ വിചാരിച്ചു പോയി, അതാകത്തില്ല. അതാണ് ഈ അനുബന്ധാദീനി അനപേക്ഷ പൗരുഷാന്താനി, അനുബന്ധം തുടങ്ങി പൗരുഷം വരെ പറഞ്ഞ ഈ നാല് കാര്യങ്ങളും കുറിച്ച് ചിന്തിക്കാതെ മോഹാദ് അവിവേകം കൊണ്ട്. ഇത് ചിന്തിക്കാതിരിക്കുന്നതിന് പ്രധാന കാരണം എന്താണ്? അവിവേകമാണ്. ആരഭ്യതേ കർമ്മ യത്ത താമസം, അങ്ങനെ ചെയ്യുന്ന കർമ്മങ്ങൾ അതാണ് താമസകർമ്മം. തമോ നിർവൃത്തം, ഇതിന് കാരണം തമസ്സാണ്. ഉള്ളിലിരിക്കുന്ന സത്വമല്ല ഈ കർമ്മങ്ങളെ ചെയ്യിക്കുന്നത്, തമസ്സാണ്. ആ തമസ്സുള്ളടത്ത് കർമ്മം യോഗമാകത്തില്ല. കർമ്മയോഗത്തിന് നമ്മൾ മുമ്പ് ചർച്ച ചെയ്ത അവിടെ ഏറ്റവും പ്രധാനമായിരിക്കുന്ന വിവേകമാണ്, അതാണ് ഇവിടെയും പറയുന്നത്. അവിവേകം വന്നു കഴിഞ്ഞാൽ അത് താമസ കർമ്മമാകും, അത് യോഗമാകത്തില്ല. അതെടുത്ത് പറയുന്നു മോഹാദ് അവിവേകത, അവിവേകം കൊണ്ട് ചെയ്യുന്ന. ഇതെന്തുകൊണ്ട് അർജുനോട് പറയുന്നു? ഒന്ന്, താൻ ചെയ്യാൻ പോകുന്ന കർമ്മം അത് സാത്വികഭാവത്തിൽ ചെയ്യണം, എന്നാലേ അത് കർമ്മയോഗമാകത്തുള്ളൂ. രണ്ടാമത്, പൊതുവെ പറയുന്നതിന് വേണ്ടി വിപരീത ബുദ്ധി അല്ലെങ്കിൽ സംശയം ഇതുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട്. സാധാരണ കർമ്മം ചെയ്യുന്നവർക്കുണ്ടാകുന്നത് ഒന്നുകിൽ സംശയം വരും അല്ലെങ്കിൽ വിപരീത ബുദ്ധി വരും. എന്താണ് കർമ്മമെന്ന് തിരിച്ചറിയാതിരിക്കുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണെന്നറിയുക, അതാണ് സംശയവും വിപരീത ബുദ്ധി. ഇത് സംഭവിക്കാതിരിക്കുന്നതിന് തന്റെ കർമ്മത്തെ സ്വയം തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട്. താൻ താമസ കർമ്മത്തെയാണ് സ്വീകരിച്ചിരിക്കുന്നതെങ്കിൽ അതിനെ ഒഴിവാക്കുക, രാജസത്തെയാണെങ്കിൽ അതിനെ ഒഴിവാക്കുക, എന്നിട്ട് സാത്വികമായ രീതിയിൽ കർമ്മത്തെ സ്വീകരിച്ച് അനുഷ്ഠിക്കുക. അതിനുവേണ്ടിട്ട് സ്വയം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും വിശദീകരിച്ച് പറയുന്നത്, അവനവും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അനുബന്ധം ക്ഷയം ഹിംസാം അനവേക്ഷിത പൗരുഷം മോഹാദ് ആരഭ്യതേ കർമ്മ യത്തത് താമസമുച്യതേ. ഇനി കർത്താവ് മൂന്ന് തരത്തിലുണ്ടെന്ന് പറയുകയാണ്, സാത്വിക രാജസ താമസമേത. മുക്തസംഗോ നഹം വാദീ ധൃത്യുത്സാഹസമന്വിത സിദ്ധസിദ്ധ്യോർനിർവികാര കർത്താ സാത്വിക ഉച്യതേ. മുക്തസംഗഃ, മുക്തപരിത്യക്തഃ സംഗോ യേന സ മുക്തസംഗഃ, സംഗം ത്യജിച്ചവൻ അതാണ് മുക്തസംഗൻ. സാത്വികനായ കർത്താവ്, സംഘമില്ലാത്തവൻ, കർമ്മത്തോടും ഫലത്തോടും സംഘമില്ലാത്തവൻ, അത് നമ്മൾ വിശദീകരിച്ചിട്ടുള്ളതാണ്. അനഹംവാദി ന അഹമ്മദനശീല, അഹമ്മദനമില്ലാത്തവൻ, ഞാൻ ഇത്രയും വലിയ കർമ്മം ചെയ്തു എന്ന് പറയുന്ന സ്വഭാവമില്ലാത്തവൻ. വലിയ വലിയ കർമ്മങ്ങൾ, ശ്രേഷ്ഠമായ കർമ്മങ്ങൾ ചെയ്താലും അതിനെ പുകഴ്ത്തി പറയാത്തവൻ, അഹമ്മദനശീലനല്ലാത്തവൻ. ധൃത്യുത്സാഹസമന്വിത ധൃതി ധാരണം. ധൃതിയുള്ളവൻ, ധാരണയുള്ളവൻ, ഒരു പ്രവൃത്തി തുടങ്ങിക്കഴിഞ്ഞാൽ അത് അവസാനിക്കുന്നതുവരെ അതിൽ എന്തെല്ലാം പ്രതിബന്ധങ്ങൾ വന്നുകഴിഞ്ഞാലും ആ പ്രതിബന്ധങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് ആ കർമ്മത്തെ നിലനിർത്തുക, ധരിക്കുക, ധാരണ, അതാണ്. എന്നുവെച്ചാൽ കർമ്മത്തിൽ ദുഃഖം വരാം, അപ്പോൾ ധൃതി ധാരണ നഷ്ടപ്പെട്ടു പോകാം, കർമ്മത്തെ ഉപേക്ഷിച്ചുകളയും, പ്രതിസന്ധികൾ വരും, പ്രതികൂലതകൾ വരും, പലതും കർമ്മത്തെ ഉപേക്ഷിക്കേണ്ട പല കാര്യങ്ങളും വരും. അവിടെയൊന്നും ഉപേക്ഷിക്കാതിരിക്കുന്നതാണ് ധാരണ എന്ന് പറയുന്നത്. അവർജനീയമായി വരുന്ന ദുഃഖങ്ങളെല്ലാം ധരിക്കുക, ഒഴിവാക്കാൻ വയ്യാത്ത പ്രതിബന്ധങ്ങളെല്ലാം നേരിട്ടുകൊണ്ടും കർമ്മത്തെ മുമ്പോട്ട് കൊണ്ടുപോവുക, അതാണ് ധൃതി എന്ന് പറയുന്നത്. ആ ധൃതിയുള്ളവനാണ് സാത്വികനായ കർത്താവ് എന്നർത്ഥം. ഒരു കർമ്മത്തിൽ ഇറങ്ങി എന്തെങ്കിലും ചെറിയ വൈഷമ്യം വന്ന ഉടനെ അത് വിട്ടിട്ടോടുക. അങ്ങനെ ചെയ്യുന്നവൻ കർമ്മയോഗിയല്ല, അവനതിന്റെ അവസാനം കാണുന്നത് വരെ നിൽക്കുന്നു. സ്വധർമ്മേ നിധനം ശ്രേയ, നിന്നിന്റെ കർമ്മത്തിൽ മരിച്ചാലും അത് ശ്രേഷ്ഠമാണ് അർജുനോട് ഭഗവാൻ പറയുന്നു. അവിടെ പറയുന്ന ആ ധൃതിയെക്കുറിച്ചാണ്. ഒരുപക്ഷെ തന്റെ കർമ്മത്തെ പൂർത്തിയാക്കാൻ കഴിയാതെ മരിച്ചെന്ന് വരാം, മരിച്ചു കഴിഞ്ഞാലും അവൻ യോഗഭ്രഷ്ടനായി വീണ്ടും ജനിക്കും. എന്നാലും നഷ്ടം വരുന്നില്ല. ശുചീനാം ശ്രീമദാംഗേ എന്നുള്ള മുമ്പ് വിശദീകരിച്ചു. പക്ഷെ കർമ്മധാരണം എന്ന് പറയുന്നതാണ് മുഖ്യം. ഒരു കാരണവശാലും കർമ്മത്തിൽ നിന്ന് പിന്തിരിയാൻ പാടില്ല. കർമ്മപൂർത്തി വരെ അവൻ സാത്വികനായ കർത്താവാണ്, അവനെ കർമ്മയോഗം സാധ്യമാകും എന്നാണ് ധൃതി ധാരണം ഉത്സാഹ. അടുത്ത് ഉദ്യമ, പ്രയത്നശീലത്തോടുകൂടിയിരിക്കുക, അതാണ് ഉദ്യമം എന്ന് പറയുന്നത്. ഉത്സാഹത്തോടുകൂടിയിരിക്കുക, സദാ പ്രയത്നശീലത്തോടുകൂടി തന്നെ ഇരിക്കുന്നു കർമ്മത്തിൽ, അവന് കർമ്മയോഗം സാധ്യമാകും എന്ന് പറഞ്ഞാൽ അലസത കൊണ്ട് കർമ്മത്തിൽ ഉദാസീനനായി പോവുക, അതാണ് ഉത്സാഹമില്ലാതെ വന്നാൽ വരുന്നത്. നേരത്തെ പറഞ്ഞ ധൃതി അങ്ങനെയല്ല, കർമ്മത്തെ പൂർത്തിയാക്കുക, വൈഷമ്യങ്ങളെല്ലാം നേരിട്ടും ദുഃഖത്തെയൊക്കെ സഹിച്ചും കർമ്മത്തെ പൂർത്തിയാക്കുക, അതിനാണ് ധാരണ. ഉത്സാഹം എന്ന് പറയുന്നത് എന്താണ്? അലസതയ്ക്ക് കീഴ്പ്പെടാതിരിക്കുക, മടി വിചാരിച്ച് മടി പിടിച്ചിട്ട് അത് ചെയ്യാതിരിക്കുക, അങ്ങനെ വരാൻ പാടില്ല. ഉത്സാഹത്തോടുകൂടിയിരിക്കണം, ഉദ്യമനശീലത്തോടുകൂടിയിരിക്കണം, സദാസമയവും പ്രവർത്തിക്കുന്നതിനുള്ള താല്പര്യം വിടാതിരിക്കണം. താഭ്യാസമന്വിത, ഒരു സാത്വികനായ കർത്താവ് അല്ലെങ്കിൽ കർമ്മയോഗി, ഇത് രണ്ടും കൂടി വേണം. ധൃതിയും ഉത്സാഹവും രണ്ടും വേണം. ഇത് പ്രത്യേകം പറയുന്നത് ഒരാളെ കൊണ്ട് പ്രവൃത്തി എടുപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, മറിച്ച് അർജുനൻ എന്താണോ തന്റെ കർമ്മവും ഒക്കെ ഉപേക്ഷിച്ച് എല്ലാം തൽക്കാലത്തേക്ക് അവസാനിപ്പിച്ചു വച്ച് ഇരിക്കുമ്പം പറയുന്നതാണ്. അവിടെ എന്ത് ചെയ്തു? ആ ധാരണ നഷ്ടപ്പെട്ട്, ഉത്സാഹം നഷ്ടപ്പെട്ട് ആ ഒരവസ്ഥയിൽ പറയുകയാണ്, ഇത് വീണ്ടെടുക്കണം, എന്നിട്ട് ആ കർമ്മത്തെ പൂർത്തിയാക്കണം, അതായിരിക്കും സ്വധർമ്മം, അങ്ങനെയുള്ള കർമ്മമായിരിക്കും, അവിടെയാണ് കർമ്മയോഗാനുഷ്ഠാനം. അതാണ് ധൃതി ഉത്സാഹ സമന്വിതനായി പ്രവർത്തിക്കുക, ഇതാണ് കർമ്മയോഗികളോട് പറയുന്നത്. ഇത് ആധ്യാത്മിക സാധനയാണ്, ഇതാണ് ആത്മീയത എന്ന് പറയുന്നത്. അതും മനസ്സിലാവണം. പലരും കർമ്മം ചെയ്യുമ്പോൾ തന്നെ എന്തിനു കർമ്മം ചെയ്യണം, ഈ കർമ്മത്തിൽ നിന്ന് എങ്ങനെയാണ് ഒരു മോചനം നേടുന്നത്, ഈ കർമ്മം എത്ര കാലം ചെയ്യേണ്ടി വരും? ഈ കർമ്മം ചെയ്യുന്നതാണോ ആത്മീയത? കർമ്മം ചെയ്താൽ മോക്ഷം കിട്ടുമോ? കർമ്മം ബന്ധിക്കത്തില്ലേ? വാസനയെ വളർത്തത്തില്ലേ? ഇങ്ങനെയൊക്കെയുള്ള സംശയത്തോടുകൂടിയാണ് കർമ്മം ചെയ്യുന്നത്. എന്തുകൊണ്ടോ അതൊന്നും സാത്വിക കർമ്മങ്ങളല്ല ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കർമ്മത്തോടുള്ള മനോഭാവം അതല്ല. കർമ്മത്തെ ആദ്യം സാത്വികമാക്കണം. ഈ ചിന്തയെല്ലാം എന്താണ്? താമസ കർമ്മമാണ്. സാത്വികമായ ചിന്ത കർമ്മത്തിൽ വന്ന് അതിനെ യോഗാത്മകമാക്കണം. അതാണ് ഇവിടെ അർജുനനെ ബോധിപ്പിക്കുന്നത്. അല്ലാതെ രാവിലെ എഴുന്നേറ്റ് മുറ്റം പിടിച്ചെന്ന് വിചാരിച്ചത് കർമ്മയോഗമൊന്നും ആകത്തില്ല. വൃത്തിയാകുന്നത് തന്നെയാണ്, ഒരു കുഴപ്പമില്ല. ചെയ്യുന്നതും നല്ലതാണ്, അതിനാള് വേണം, അല്ലെങ്കിൽ പരിസരം വൃത്തികേടാകും. പക്ഷെ കർമ്മയോഗം അതുകൊണ്ടാകത്തില്ല. ഈ പറയുന്നതന്നെ അതി വേണം. ചിലർക്ക് കർമ്മം ചെയ്തില്ലെങ്കിൽ ഉറക്കം വരത്തില്ല, അതും കർമ്മയോഗമല്ല. കർമ്മഭ്രാന്തല്ല കർമ്മയോഗം. ഈ പറയുന്ന സദ്ഭാവങ്ങളെല്ലാം അതിന് വേണം. അങ്ങനെയുള്ള കർത്താവാണ് കർമ്മയോഗി. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒരു കർമ്മയോഗിക്ക് ഒരിക്കലും കർമ്മത്തെ കുറിച്ചയാൾക്ക് പരിഭവം ഇല്ല, കർമ്മത്തെക്കുറിച്ച് അയാൾ പിറുപിറുക്കത്തില്ല, തന്റെ കർമ്മത്തെ പിരാകത്തില്ല. ഓ, ആശയം ഇവിടെ വന്ന് കയറി, ഇങ്ങനെ പറയത്തില്ല. അതൊന്നും കർമ്മയോഗത്തിലില്ല. സാത്വികമായ ഭാവത്തിലില്ല. അവിടെ എപ്പോഴും ധൃതിയും ഉത്സാഹവുമായിരിക്കും ആ കർമ്മത്തിൽ. സിദ്ധ്യ സിദ്ധ്യോഹോ ക്രിയമാണസി കർമ്മണ ഫലസിദ്ധു അസിദ്ധോജ സിദ്ധ്യസിദ്ധ്യോ നിർവികാര. ഏറ്റവും പ്രയാസമുള്ള ഒരു ഭാഗമാണ്. പറഞ്ഞല്ലോ, കർമ്മത്തെ പൂർത്തിയാകുന്നതുവരെ ആ കർമ്മത്തിൽ തന്നെ തുടരണം ധൃതി. ഒരിക്കലും ആലസ്യത്തിന് കീഴ്പ്പെടാനും പാടില്ല. അങ്ങനെ ഉത്സാഹപൂർവ്വം നിരന്തരമായി കർമ്മം ചെയ്തുകൊണ്ടിരിക്കണം കർമ്മയോഗി. സാത്വിക കർമ്മം ചെയ്തു എന്ന് പറയുമ്പോൾ ആ കർമ്മം ഇത്രയെല്ലാം ഉത്സാഹപൂർവ്വം താല്പര്യപൂർവ്വം ചെയ്തു കഴിഞ്ഞാലും കർമ്മം ഇന്നതാണ്, കർമ്മത്തിന്റെ ഫലം ഇന്നതാണെന്ന് വിവേകപൂർവ്വം നമ്മൾ ധരിച്ചു കഴിഞ്ഞാലും ഫലം അനുകൂലമായി കൊള്ളണമെന്നല്ല. കാരണം അത് ഒരിക്കലും കർമ്മത്തിന്റെ ഫലം കർത്താവിന്റെ നിയന്ത്രണത്തിലല്ല, ഈശ്വരന്റെ നിയന്ത്രണത്തിലാണ്. കാലദേശങ്ങളുടെ നിയന്ത്രണത്തിലാണ്, അധിഷ്ഠത്തിന്റെ നിയന്ത്രണത്തിലാണ്, ഈശ്വരീയമായ നിയമങ്ങളുടെ എല്ലാം നിയന്ത്രണത്തിലാണ്. അതെന്താണെന്ന് ജീവനോട്ട് അറിയത്തുമില്ല. അതുകൊണ്ട് താൻ കർമ്മയോഗിയാണ്, അതുകൊണ്ട് അനിഷ്ടങ്ങൾ വരാൻ പാടില്ല, എല്ലാം അനുകൂലമായിരിക്കണം എന്നൊന്നും ആർക്കും ധരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് സ്വാഭാവികമായും കർമ്മത്തിൽ സിദ്ധിയും അസിദ്ധിയും വരും. അനുകൂലമായി വരുന്നതല്ല അസിദ്ധി, പ്രതികൂലമായി വരുന്നതല്ല അസിദ്ധി. ഇത് രണ്ടും കർമ്മത്തിൽ വരും. പ്രശംസ കിട്ടേണ്ടടുത്ത് നിന്ദ കിട്ടും, ലാഭം വരേണ്ടടുത്ത് നഷ്ടം വരും, അതെല്ലാം സംഭവിക്കും. താമസമായ പ്രവൃത്തി ചെയ്യുന്നവൻ അവൻ സ്വയം അതൊക്കെ ഉണ്ടാക്കി വയ്ക്കുന്നതാണ്. ഇതങ്ങനെയല്ല, ഇത് തനിയെ അതൊക്കെ സംഭവിക്കാം, അത് തന്റെ നിയന്ത്രണത്തിലല്ലാത്തതുകൊണ്ട്. തന്റെ വിവേകമോ കർമ്മ സാമർഥ്യമോ കൊണ്ട് പ്രതികൂലതകളെ തടുക്കാനൊക്കത്തില്ല. അതാണ് അങ്ങനെ സാത്വികമായ ഒരു കർമ്മം ചെയ്യുന്നവനും സിദ്ധിയും അസിദ്ധിയും ഉണ്ടെന്ന് പറയുന്നു. അത് നമ്മൾ കർമ്മയോഗത്തെക്കുറിച്ച് ചർച്ച ചെയ്തെടുത്ത് പറഞ്ഞതാണ്. ക്രിയമാണസ്യ കർമ്മണ ഫലസിദ്ധു അസിദ്ധു ച. അതിന്റെ ഫലസിദ്ധിയിലും അസിദ്ധിയിലും, എന്നുവെച്ചാൽ അനുകൂലതകളിലും പ്രതികൂലതകളിലും നിർവികാര, വികാരരഹിതനായിരിക്കണം. ശോകമോഹങ്ങൾക്ക് കീഴ്പ്പെടാൻ പാടില്ല. നദ്വേഷ്ടി ന കാംക്ഷതി, നേരത്തെ പറഞ്ഞു. സുഖദുഃഖം, സുഖത്തിനും ദുഃഖത്തിനും കീഴ്പ്പെടാൻ പാടില്ല. അതാണ് നിർവികാര ഭാവം എന്ന് പറയുന്നത്. അത് പിന്നെ എന്തിനു കർമ്മം ചെയ്യണം? കർമ്മം ചെയ്യുന്നവൻ സ്വാഭാവികമായിട്ടും ചിന്തിക്കും, എന്താണോ കർമ്മം ചെയ്യുമ്പോൾ ആൾക്കാർ ചോദിക്കും, ആ കർമ്മത്തിൽ നിന്നൊരു സുഖം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ കർമ്മം ചെയ്യുന്നു? കർമ്മം ചെയ്യുന്നവനൊരു സുഖം നൽകണ്ടേ എന്ന് ചിന്തിക്കും. ലൗകികമായ ചിന്തയനുസരിച്ച് ശരിയാണ്, കാരണം ഒരു കർമ്മത്തിലെങ്കിലും ഒരു സുഖം കിട്ടിയില്ലെങ്കിൽ ആ കർമ്മം ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അവിടെ കർമ്മ പ്രേരണയില്ല. അങ്ങനെ ചിന്തിക്കുന്നവർ ചോദിക്കുന്ന എന്താണ്, പിന്നെ എന്തായിരിക്കും കർമ്മത്തിന്റെ ചോദന അല്ലെങ്കിൽ പ്രേരക ശക്തി എന്താണ്? കർമ്മത്തിൽ പോലും ഒരു സുഖത്തെ ഒരാൾ പ്രതീക്ഷിക്കാൻ പാടില്ലെങ്കിൽ, നിങ്ങൾ എന്തുകൊണ്ടാ കർമ്മം ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും, എന്താണ്, എനിക്ക് കർമ്മം ഇഷ്ടമായതുകൊണ്ട്. ആ ഒരു ഇഷ്ടത്തെ പോലും കാംക്ഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ കർമ്മത്തിനെന്താണ് പ്രേരകം? എന്തിനു വേണ്ടി കർമ്മം ചെയ്യണം? അതിനാണ് എന്ന് പറയുന്നത്, കേവലം ശാസ്ത്ര പ്രമാണ പ്രയുക്ത. അയാൾക്കും പ്രേരകമുണ്ട്, എന്താണോ ശാസ്ത്രപ്രമാണം, അതിനാൽ പ്രയുക്തനായി, പ്രേരിതനായി എന്നർത്ഥം. ശാസ്ത്രം പ്രമാണമായിരിക്കുന്ന എന്തിനാണ്? മോക്ഷത്തിന്, മോക്ഷ ഉപായങ്ങൾക്ക് എല്ലാം ശാസ്ത്രം പ്രമാണമാണ്. ഇവിടെ കർമ്മം ചെയ്യുന്നത് കർമ്മം നൽകുന്ന സുഖത്തെ, കർമാനുഷ്ഠാനോ അല്ലെങ്കിൽ കർമ്മഫലം നൽകുന്ന സുഖത്തെ അതിനു വേണ്ടിയിട്ടല്ല. ശാസ്ത്രം മോക്ഷത്തിനും മോക്ഷ ഉപായത്തിനും പ്രമാണമായിരിക്കുന്നതുകൊണ്ട് അതിനനുസരിക്കുന്നു. ഈ രീതിയിൽ അനുഷ്ഠിക്കുന്നതാണ് മോക്ഷ ഉപായം എന്നുള്ള ബോധം കൊണ്ട്, വിവേകം കൊണ്ട് ചെയ്യുന്നു, അല്ല കർമ്മത്തിൽ സുഖം കണ്ടെത്തിയിട്ടല്ല. അങ്ങനെ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഒന്നവൻ മോക്ഷം അല്ലെങ്കിൽ മുക്തി, ജീവന്റെ മുക്തി എന്ന് പറയുന്ന ഒന്നിനെ അംഗീകരിക്കണം. അതിനുപായമാണ് കർമ്മയോഗം പോലെയുള്ള അനുഷ്ഠാനങ്ങളും സ്വീകരിക്കണം. അതിന് പ്രമാണമാണ് ഭഗവത് വചനം, ശാസ്ത്രം എന്നും അംഗീകരിക്കണം. അങ്ങനെ അംഗീകരിക്കുന്നതിനൊരു ആസ്തിക്യ ബുദ്ധി അവന് വേണം, വിവേകം വേണം. അങ്ങനെയുള്ള ഒരുവന് മാത്രമേ ഈ കർമ്മയോഗം ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് കർമ്മയോഗത്തെക്കുറിച്ച് കർമ്മയോഗം എന്ന് പറഞ്ഞ് അധർമ്മം ചെയ്യാമോ, ഈശ്വരനെ അംഗീകരിക്കാൻ അത് കർമ്മം ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തിയും. ശാസ്ത്രത്തെ പ്രമാണമായി സ്വീകരിക്കുന്നതിന് ആസ്തിക ബുദ്ധി ഉണ്ടെങ്കിലേ പറ്റൂ. ഈശ്വരനെ സ്വീകരിക്കേണ്ടി വരും. ഈശ്വരനെ സ്വീകരിച്ചാലേ ഈശ്വരന്റെ ഉപദേശത്തെ സ്വീകരിക്കാൻ പറ്റും. ഈശ്വര ഉപദേശമാണ് ഇവിടുത്തെ പ്രമാണം. അതിനെ സ്വീകരിച്ചുകൊണ്ട് ആ പ്രമാണത്താൽ പ്രേരിതനായി മോക്ഷ ഉപായം എന്നുള്ള നിലയ്ക്ക് കർമ്മം ചെയ്യുന്നിടത്ത് മാത്രമേ കർമ്മത്തിൽ പ്രത്യേകിച്ച് സുഖം കണ്ടെത്താതെ പ്രവർത്തിക്കാൻ പറ്റും. എന്നാലും ഒരു സുഖമില്ലാതെ എങ്ങനെയാണ് ചെയ്യുന്നത്? അതിനടുത്ത് പറയും, സുഖത്തെക്കുറിച്ച് പറയുമ്പോൾ പറയും. ആദ്യം ആരംഭത്തിൽ അത് സുഖത്തെ നൽകിയില്ലെങ്കിലും അവസാനം അത് സുഖത്തെ നൽകും. അതിലുള്ള ശ്രദ്ധ അവനുണ്ട്, കർമ്മയോഗി. ചെയ്യുന്ന സമയത്ത് വൈഷമ്യങ്ങളുണ്ടെങ്കിലും ആത്യന്തികമായത് ക്ഷേമത്തെ ചെയ്യുന്നതാണ് എന്നൊരു വിവേകം അവനുണ്ട്. അതുകൊണ്ടാണ് അവൻ ശാസ്ത്രപ്രമാണത്താൽ പ്രേരിതനായി. ഇവിടെ പറയുന്നു കേവലം, അത് മാത്രം. കർമ്മയോഗി മറ്റൊന്നിനെയും ആഗ്രഹിക്കാൻ പാടില്ല. ശാസ്ത്രപ്രമാണത്തെ മാത്രം. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് പലതവണ. ഗുരുപദേശത്തെ മാത്രം പ്രമാണമായി സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുക, വേറൊന്നും അവിടെ ആഗ്രഹിക്കരുത്. വേറൊന്നും എന്ന് പറഞ്ഞാൽ ഗുരുവിന്റെ പ്രീതി പോലും ആഗ്രഹിക്കരുത്. ഭാഷ്യകാരൻ തന്നെ പറഞ്ഞു, ഈശ്വര പ്രീതി പോലും ആഗ്രഹിക്കാതെ പ്രവർത്തിക്കുക. അങ്ങനെ ഒരാഗ്രഹം കൂടി ഉപേക്ഷിച്ചിട്ട് പ്രവർത്തിക്കുക, അതാണ് നിഷ്കാമത എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറഞ്ഞ് കേവലം. കാരണം അതൊന്നും പ്രതീക്ഷിച്ച് നേടിയെടുക്കേണ്ട കാര്യങ്ങളല്ല, സ്വാഭാവികമായി സംഭവിക്കേണ്ട കാര്യങ്ങളാണ്. അത് ആശിച്ചില്ലെങ്കിലും സംഭവിക്കും. എന്താണ് ഈശ്വരപ്രസാദവും മറ്റും. അപ്പം അതിനും കാമനയില്ലാതെ കേവലം ശാസ്ത്രപ്രമാണം പ്രേരിപ്പിച്ചു എന്നുള്ള അതിൽ മാത്രം ഉള്ള നിഷ്ഠയോടുകൂടി ഒരുവൻ കർമ്മം ചെയ്യുന്നതാണ് സാത്വികമായ കർമ്മം. അവിടെ കർമ്മയോഗമാണ്. ന ഫലരാഗാദിനായുക്ത. ഫലരാഗാദികളൊന്നും ഒരിക്കലും മനസ്സിൽ വരാനേ പാടില്ല. ഫലരാഗാദി എന്ന് പറയുന്ന അങ്ങനെ എന്തെല്ലാം വരാമോ അതൊന്നും പാടില്ല. ഒരു തരത്തിലുള്ള കാമനകളും മനസ്സിൽ സൂക്ഷിക്കാതെ, ഒരു തരത്തിലുള്ള സംഘവും ഒന്നിനോടും വരാതെ, ലോകത്തിനൊന്നിനോടും. യസ നിർവികാര, അവനെയാണ് ഇവിടെ നിർവികാരൻ എന്ന് പറയുന്നത്. നിർവികാരം എന്ന് പറയുന്നത് ആത്മാവിന്റെ സ്വഭാവമാണ്. ആത്മാവാണ് നിർവികാരമായിരിക്കുന്നത്. ആത്മസ്വഭാവത്തിന് സമാനമായ നിർവികാരത അവന്റെ അന്ധകരണത്തിലുണ്ടാവണം. എന്തിനെ സംബന്ധിച്ച്? കർമ്മത്തെ സംബന്ധിച്ചും അതിന്റെ ദ്വന്ദ്വാത്മകമായ ഫലങ്ങളെ സംബന്ധിച്ചും രണ്ടിലും. ആത്മാവ് പോലെ തന്നെ മനസ്സ് നിർവികാരമായിരിക്കണം. ഏവം ഭൂത കർത്ത, ഇങ്ങനെയുള്ള കർത്താവ് ആണോ താനെന്ന് സ്വയം ചിന്തിച്ചു നോക്കും. ഇങ്ങനെയാണോ താൻ കർമ്മം ചെയ്യുന്നത്, ഇങ്ങനെയാണോ താൻ കർമ്മയോഗിയായിരിക്കുന്നത് എന്നൊരാൾ ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ്, സ്വയം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. യസ്സ സാത്വിക, അവനാണ് സാത്വികൻ എന്ന് പറയുന്നു. അർജുനനോടും പറയുന്നു, യുദ്ധം തന്നെ പ്രാണിപീഡ അല്ലാതാകണമെങ്കിൽ അവന്റെ അന്ധകരണം ഇങ്ങനെയാകണം. നിർവികാരമായ അന്ധകരണത്തിലായിരിക്കണം. നമ്മൾ സാധാരണ മലയാളത്തിൽ പറയുന്ന നിർവികാരതയെന്ന് എടുത്തു കളയരുത്. നിർവികാരനായി അത് ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് ഒരു കുലുക്കവും ഇല്ലാതെ ചെയ്തു എന്നാണ്. അല്ലെങ്കിൽ ഒരു കുറ്റബോധവും ഇല്ലാതെ തെറ്റ് ചെയ്യുന്നവനാണ് നമ്മൾ പറയുന്നത് നിർവികാരനായി ചെയ്യുന്നത്. തെറ്റ് തെറ്റാണെന്ന് മനസ്സിലാക്കിയാലും കുറ്റബോധം വരാതെ ചെയ്യുക. അതൊന്നുമല്ല ഇവിടെ നിർവികാരത എന്ന് പറയുന്നു. മനസ്സിന്റെ എല്ലാ ദ്വന്ദ്വഭാവങ്ങൾക്കും അതീതനായി നിൽക്കുക, അല്ലെങ്കിൽ മനസ്സിനെ അങ്ങനെ അതീതമായ ഒരു തലത്തിൽ നിർത്തിക്കൊണ്ട് ധൃതിയോടും ഉത്സാഹത്തോടും കൂടി താൻ ചെയ്യേണ്ട പ്രവൃത്തി ചെയ്യുക. താനതാണോ അതല്ലയോ എന്ന് തിരിച്ചറിയുകയെങ്കിലും ചെയ്യുക. അതിനാണ് ഭഗവാൻ ഇവിടെ ഇത് ഉപദേശിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനെല്ലാം പലതരത്തിൽ നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുള്ളതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല. അതിന്റെ ഉപായങ്ങളല്ല. മുക്തസംഗോനഹം വാദേ ധൃത്യുത്സാഹസമന്വിത സിദ്ധ്യസിദ്ധ്യോർനിർവികാര കർത്താ സാത്വിക ഉച്യത്തെ. യാഗി കർമ്മഫലപ്രേക്ഷുർ ലബ്ധോ ഹിംസാത്മകോ ശുചി ഹർഷശോകാന്വിതത് കർത്താ രാജസപരികീർത്തിത. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം യുദ്ധം എന്ന് പറയുന്ന ഒരു സന്ദർഭത്തിലാണ് പറയുന്നതെന്നൂടെ നമ്മൾ മനസ്സിലാക്കും. ഇവിടെ ഇപ്പൊ അർജുനന്റെ മുമ്പിലിരിക്കുന്ന യുദ്ധമാണ്. രാഗി, രാഗോ അസി അസ്ഥിതി രാഗി, രാഗത്തോടുകൂടി ചെയ്യുക, അത് വ്യക്തമാണ്. കർമ്മഫലപ്രേക്ഷുഹു കർമ്മഫലാർത്ഥി, രാജസ്വ കർത്താവിനെ കുറിച്ച് പറയണം. അവൻ കർമ്മഫലത്തെ ആഗ്രഹിക്കും. ലുബ്ധ, മലയാളത്തിൽ പറയുന്ന ലുബ്ധൻ തന്നെ. പരദ്രവ്യേഷു സഞ്ജാത തൃഷ്ണ, രണ്ടു തരത്തിൽ വരാം. ഒന്ന് അന്യന്റെ ദ്രവ്യത്തെ ആഗ്രഹിക്കുക, ക്ഷത്രിയന്മാർ മുമ്പ് യുദ്ധം ചെയ്തിരുന്നതൊക്കെ പരദ്രവ്യത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ വരാൻ പാടില്ല. പരദ്രവ്യത്തിൽ തൃഷ്ണയില്ലാത്തവനായി. തീർത്ഥാദോ സ്വദ്രവ്യ അപരിത്യാഗീവ, തീർത്ഥസ്ഥാനങ്ങളിൽ പോയി ദാനം ചെയ്യാത്തവൻ, സ്വദ്രവ്യത്തെ ത്യജിക്കാത്തവൻ, അതാണ് ലബ്ധൻ എന്ന് പറയുന്നത്. തന്റെ കയ്യിലിരിക്കുന്നത് കൊടുക്കാത്തവനും മറ്റുള്ളവരുടെ തന്നെ ആഗ്രഹിക്കുന്നവനും രണ്ടും കൂടെ ചേരുമ്പോൾ ലബ്ധനാവും. ഹിംസാത്മക, ഹിംസ വരാൻ പാടില്ല. പരപീഡാകര സ്വഭാവ, പരപീഡാകര സ്വഭാവം, പരപീഡ അന്യനെ പീഡിപ്പിക്കുക എന്ന് പറയുന്ന ആ സ്വഭാവം പാടില്ല. അസുഖം ഉണ്ടായിരിക്കും, ഹിംസാത്മകനായിരിക്കും രാജസകർത്താവ്. നോക്കുക, ഇവിടെ യുദ്ധമാണ്, യുദ്ധമാണ് ചെയ്യേണ്ടത്, അത് ഹിംസാത്മകമായിരിക്കരുതെന്നാണ് പറയുന്നത്. ഹിംസാത്മകമായ അത് രാജസമായി കർമ്മയോഗമാകത്തില്ല. അപ്പൊ യുദ്ധം ഉണ്ടായിരിക്കുക എന്നാ അവിടെ ഹിംസയില്ലാതിരിക്കുക. അവിടെ ഹിംസയും അഹിംസയും എന്നൊക്കെ പറയുന്നത് എന്ത് നമുക്ക് മനസ്സിലാക്കാം? ആ കർത്താവിന്റെ ആന്തരിക ഭാവങ്ങളിലാണ് അത് നിൽക്കുന്നത്, ബാഹ്യമായിട്ടല്ല. യുദ്ധം തന്നെ സ്വധർമ്മമായി വന്ന് അനുഷ്ഠിക്കുമ്പോൾ അവന്റെ അന്തരംഗത്തിൽ ഹിംസ വരാൻ പാടില്ല. അതാണ് അഹിംസ എന്ന് പറയുന്നത്. ഭൗതികമായി ബാഹ്യമായി ഹിംസയെ ഒഴിവാക്കുകയോ ഒഴിവാക്കാതിരിക്കുകയോ എന്നുള്ളതല്ല ഇവിടുത്തെ മുഖ്യമായ കാര്യം. അത് പറഞ്ഞല്ലോ, അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത് ധർമ്മ നീതി ന്യായങ്ങളൊക്കെ അനുസരിച്ചിട്ടാണ്. ആത്മീയമായി ചിന്തിക്കുമ്പോൾ എന്താണ്? അവന്റെ അന്ധകരണം ഹിംസ ആകരുത്. ഹിംസ ആത്മാ യസ്യ ഹിംസാത്മക, അവന്റെ അന്ധകരണത്തിൽ ഹിംസ പാടില്ല. ഒരുപക്ഷെ സ്വധർമ്മമായിട്ട് അവന് യുദ്ധം ചെയ്യേണ്ടി വന്നിരിക്കാം. അതുകൊണ്ടാണ് ഒരാൾ ഏത് ഭാഗത്ത് നിൽക്കുന്നു എന്നനുസരിച്ചല്ല നമ്മളിവിടെ ആധ്യാത്മികമായി അതിനെ വിലയിരുത്തേണ്ടത്. അത് പലതവണ പറഞ്ഞിട്ടും മനസ്സിലാകാത്ത കാര്യമാണ്. നിങ്ങൾ തീവ്രവാദിയുടെ പക്ഷത്താണോ അതോ രാജ്യരക്ഷകന്റെ പക്ഷത്താണോ എന്നുള്ളതല്ല ആധ്യാത്മികമായി ചിന്തിക്കുമ്പോൾ മുഖ്യം. നിങ്ങളുടെ അന്ധകരണം ഏത് ഭാഗത്തെന്നുള്ളതാണ്. അന്ധകരണത്തിൽ ഹിംസയുണ്ടെങ്കിൽ അത് ഏത് ഭാഗത്ത് നിന്നാണ് ഹിംസയാണ്? യോഗാത്മകമാകണമെങ്കിൽ എന്ത് വേണം? അത് സ്വധർമ്മമായി വരണം ഒന്ന്. അതിലീ പറഞ്ഞ കർമ്മത്തിന്റെ സാധ്യ ഗുണങ്ങളെല്ലാം വരണം. പിന്നെ അവന്റെ അന്ധകരണത്തിൽ ഹിംസ വരാനും പാടില്ല. അല്ലെങ്കിൽ അവൻ ഹിംസാത്മകനായ കടത്തവായി. സാധാരണ ഒരു കർത്താവ് എന്നുള്ളതേ ഉള്ളൂ. അവൻ അതിൻ്റെതായ ഫലം ഉണ്ടാകും, പക്ഷെ ആത്മീയമായ ഗുണമുണ്ടാകത്തില്ല. അതുകൊണ്ട് യുദ്ധം ചെയ്യുന്ന പട്ടാളക്കാരെല്ലാം കർമ്മയോഗികളാണെന്നല്ല ഇവിടെ പഠിപ്പിക്കുന്നു. അവിടെ പറയുന്ന ആത്മാർത്ഥത സ്വാർത്ഥത എന്നൊന്നും പറയുന്നതല്ല ഇവിടെ പറയുന്നു. ഇവിടെ പറയുന്നത് തികച്ചും ആധ്യാത്മികമായ തലത്തിലാണ്. ആധ്യാത്മികമായ തലത്തിൽ സ്വധർമ്മമായി യുദ്ധം തന്നെ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാലും സ്വധർമ്മം എന്നുള്ള പ്രത്യേകം ഓർക്കണം. അല്ലാതെ ആധ്യാത്മിക യുദ്ധം എന്ന് പറയുന്ന ഒന്നില്ല. അവിടെ ആന്തരികമായി ഹിംസ ഒഴിവാക്കണം. അതെങ്ങനെ ഒഴിവാക്കും? കർമ്മയോഗിക്ക് ഇവിടെ പറഞ്ഞ എന്തെല്ലാം വിശേഷതകളുണ്ടോ അതെല്ലാം ചേർക്കണം. ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ചേർക്കുമ്പോൾ അയാളുടെ ആത്മാവിൽ ഹിംസ ഒഴിഞ്ഞുപോയി. അല്ലെങ്കിൽ അവൻ ഹിംസാത്മകനാകും. അവൻ എന്തിനു വേണ്ടി ആർക്കു വേണ്ടി യുദ്ധം ചെയ്താലും ശരി, ധർമ്മത്തിന് വേണ്ടി ചെയ്താലും ശരി, അധർമ്മത്തിന് വേണ്ടി ചെയ്താലും ശരി, അവിടെ ഹിംസയുണ്ട്. അതുകൊണ്ട് തന്നെ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി ഹിംസയെ നമുക്ക് ഉപയോഗിക്കാം, ഗീത ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഹിംസ ചെയ്യുന്നതിന് വേണ്ടി ഗീത ഉപയോഗിക്കാൻ പറ്റത്തില്ല. ശരിക്കും ധർമ്മത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഗീത ഉപയോഗിച്ചൂടെ എന്ന് ചോദിക്കും. ധർമ്മത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ധർമ്മശാസ്ത്രവും നീതിശാസ്ത്രവും. ഗീത എന്ന് പറയുന്ന ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി ഉപയോഗിക്കേണ്ട ഒന്നാണ് ഗീത. അതുകൊണ്ട് തന്നെ എന്ത് വരുന്നു, അവിടെ ഹിംസയില്ല. അല്ലെങ്കിൽ ഗീതയെ നമ്മൾ അതിനുവേണ്ടിയൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവിടെ ഹിംസ വരും. കത്തിക്കുത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ ഹിംസ വരും. രണ്ടും കൂടെ ഒരുമിച്ച് പറ്റത്തില്ല. ഗീതി പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നീ കൊന്നോന്ന് പറയാൻ പറ്റത്തില്ല, അവിടെ ഹിംസ വരും. ആന്തരികമായി ആണ് അഹിംസ ശ്രദ്ധിക്കേണ്ടത്. ആ ഭാവം വരണം, എന്നിട്ടവിടെ സ്വധർമ്മം വരണം. അങ്ങനെ വരുമ്പോൾ അത് യുദ്ധമായാലും ശരി. പറയുന്നു, നായം ഹന്തി നഹന്യതേ തത്വാഭി സൈമാൻ നോക്കാൻ. ഉള്ളവരെയും കൊന്നുകഴിഞ്ഞാൽ അവിടെ ഹിംസ നടക്കുന്നില്ല. അത് സൂക്ഷ്മമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ സാധാരണ ഹിംസിക്കുന്നവനെല്ലാം ആരാണ്? അവൻ രാജസകർമ്മിയാണ്, അവിടെ യോഗമില്ല. സാത്വികത്തിലേ ഉള്ളൂ യോഗം. അശുചി ഇവിടെ ഹിംസാത്മക പരപീഡാകര സ്വഭാവ. അശുചിർ ബാഹ്യാന്ത ശൗചവർജിത. അശുചിയായിരിക്കും, ബാഹ്യാന്ത ശൗചങ്ങളൊന്നും കാണത്തില്ല. ഹർഷശോകാന്വിത, അതാണ് യുദ്ധത്തിൽ ജയിച്ചാൽ സന്തോഷിക്കും, പരാജയപ്പെട്ടാൽ ദുഃഖിക്കും. അതാണ് രാജസമായി കർമ്മം ചെയ്യുന്നവന്റെ, യുദ്ധം ചെയ്യുന്നവന്റെ പ്രത്യേകത. ഹർഷശോകാന്വിതനായിരിക്കും. ഇഷ്ടപ്രാപ്തവും ഹർഷവും അനിഷ്ടപ്രാപ്തവും ഇഷ്ടവിയോഗേച ശോക. ഇഷ്ടം പ്രാപിക്കുമ്പോൾ, ജയം വരുമ്പോൾ അവിടെ എന്തുവരും? ഹർഷം വരും. ഹർഷം എന്ന് പറയുന്നത് മതിമറന്ന ആഹ്ലാദം നമ്മൾ പറയില്ല, അതാണ് ഹർഷം. നിലമറന്ന് സന്തോഷിക്കുന്നതാണ് ഹർഷം. അത് വരും. എന്റെ വെറുതെ സുഖമെന്ന് കരുതുന്നതല്ല ഹർഷമാകത്തിൽ. അനിഷ്ടപ്രാപ്തവും പരാജയം വരുന്നു. ഇഷ്ടവിയോഗേ ബന്ധുക്കളും മറ്റും മരിക്കുന്നു. ശോക, ശോകം വരുന്നു. ഇതെല്ലാം ചിന്തിച്ചിട്ടാണ് ഇവിടെ ആദ്യം അർജുനന് ശോകം വന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ ഇതൊക്കെ എടുത്ത് പ്രത്യേകം പറയുന്നത്. താഭ്യാം ഹർഷശോകാഭ്യാം അന്യത സംയുക്ത. ഹർഷശോകങ്ങളോടുകൂടി ചേരുന്നവൻ, അതാണ് രാജസകർമ്മിയായി. ആർക്കാണ് അവകാശപ്പെടാൻ കഴിയുന്നത്? ഞാൻ അനുഷ്ഠിക്കുന്നത് കർമ്മയോഗമാണ്. ഇത്രി സൂക്ഷ്മമായി സ്വന്തം അന്ധക്കരണത്തെ നിരീക്ഷിക്കുന്നതിന് ആർക്കാണ് ശേഷിയുള്ളത്? അങ്ങനെയുള്ളവന് മാത്രമേ കർമ്മയോഗമുള്ളൂ, അല്ലാത്തവൻ കർമ്മയോഗമില്ല. തസ്യവച കർമ്മണ സമ്പത്തി വിപത്യോർ ഹർഷശോകോ സ്യാതാം. ഇങ്ങനെ ഹർഷശോകങ്ങളുള്ളവന് അവന്റെ കർമ്മത്തിൽ എന്തുവരും? സമ്പത്തി വിപത്യോഹോ. സമ്പത്തിയിലും വിപത്തിയിലും, നേട്ടത്തിലും നഷ്ടത്തിലും ഹർഷശോകോ സ്യാതാം, ഹർഷവും ശോകവും. താഭ്യാം സംയുക്ത, ഇതെല്ലാം ഉള്ളവൻ കർത്താവ് സ രാജസ, അവൻ രാജസ കർത്താവാണ്. ഒരുവനവന്റെ ആത്മാവിനെ തന്നെ, ആത്മാവ് എപ്പോഴും എന്താണ്? മൂടിയിരിക്കുകയാണ്. ഈ മനോവൃത്തികളെ കൊണ്ട്, അന്ധക്കരണ വൃത്തികളെ കൊണ്ട് ആത്മാവ് മൂടിയിരിക്കുകയാണ്. എന്റെ ആത്മാവിന്റെ പ്രകാശം ഉണ്ടാകത്തില്ല. അത് സർവജീവി സാധാരണമാണ്, സ്വാഭാവികമാണ്. അതുപോലെ തന്നെ മൂടിയിരിക്കുകയാണ് അവന്റെ ഉള്ളിലെ സാത്വികമായ ഭാവങ്ങളും. രാജസ താമസ വൃത്തികളെ കൊണ്ട് മൂടിയിരിക്കുകയാണ്. ഈ രാജസ താമസ വൃത്തികളെയെല്ലാം മാറ്റി, അല്ലെങ്കിൽ ആ വൃത്തികളെ നിയന്ത്രിച്ചുകൊണ്ട് ആദ്യം അവന്റെ സാത്വികമായ ഭാവത്തെ കണ്ടെത്തണം. അതിനപ്പുറമാണ് അവന്റെ ആത്മനില. അതിനുവേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ക്രമമായി പറയുന്നത്. രാജസവും താമസവും എന്താ വേണ്ടാത്തതിനെ കൂടുതൽ പറയുന്നു. ഈ വേണ്ടാത്ത രാജസ താമസങ്ങളെ തിരിച്ചറിയണം. ഇത് രാജസമാണ് താമസമാണ് ഇതല്ല സ്വീകരിക്കേണ്ടതെന്ന് തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞിട്ട് സാത്വികമായ ഭാവത്തെ സ്വീകരിക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ രാജസ താമസ ഭാവങ്ങളാണ് ശ്രേഷ്ഠമെന്ന് പറഞ്ഞാൽ അതിനെ സ്വീകരിക്കും. ഇതാണ് കർമ്മമെന്നും ഇതാണ് കർമ്മയോഗമെന്നും ഇതാണ് താനെന്നും ഒക്കെ സ്വീകരിച്ചു ധരിച്ചു അതിനെ സ്വീകരിക്കും. അതിനെ ത്യജിക്കുന്നതിനുള്ള ഒരു വിവേകം വേണം. അതിനു വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഈ രാജസ താമസ ഭാവങ്ങളെ ത്യജിക്കുക, ആ വിവേകം ഉണ്ടാകാൻ വേണ്ടി ഇത് ഉപദേശിക്കുന്നു. രാഗി കർമ്മഫല പ്രയത്സോർ ലബ്ധോ ഹിംസാത്മകോ ശുചി ഹർഷശോകാന്നിത കർത്താ രാജസ പരികീർത്തിത അയുക്ത പ്രാകൃത സ്തബ്ധ ഷഠോ നിഷ്കൃതി കോലസ വിഷാദി ദീർഘസൂത്രീ ച കർത്താ താമസ ഉച്യതേ. ഇനി ഇതൊന്നും പറഞ്ഞാൽ തല കയറാത്തവരെ കുറിച്ച് പറയുന്നു. അയുക്ത അതിനെ ഭാഷകാരം വ്യാഖ്യാനിക്കുന്നു. അസമാഹിത ഇതൊന്നും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകില്ല. അവസാനം പറയുന്ന പറയുമ്പോൾ മനസ്സിലാകും. പ്രാകൃത എന്ന് പറഞ്ഞാലും മനസ്സിലാകത്തില്ല. പ്രാകൃതൻ എന്ന് പറഞ്ഞാലും മനസ്സിലാകത്തില്ല. അത്യന്ത അസംസ്കൃത ബുദ്ധി എന്ന് പറഞ്ഞാലും പിടികിട്ടത്തില്ല. ഒട്ടും സംസ്കാരമില്ലാത്ത ബുദ്ധിയോട് ബുദ്ധിയുള്ളവനെന്ന് പറഞ്ഞാലും മനസ്സിലാകത്തില്ല. ഇനി പറയുന്നത് മനസ്സിലാകും. ബാലസമ എന്ന് വെച്ചാൽ ബാലമനോരമ, ബാലഭൂമി, അതിന്റെ ആൾക്കാർ ഇപ്പൊ പിടികിട്ടി. അല്ല, എല്ലാവർക്കും സന്തോഷം വന്നു. ഭാഷകാരൻ എത്ര കറക്റ്റായി പറഞ്ഞിരിക്കുന്നു. ഇവിടെയാണ് ഞാൻ ആചാര്യസ്വാമികളെ ജഗത് ഗുരുവായി അംഗീകരിക്കുന്നത്. കൃത്യമായി പറഞ്ഞിരിക്കുന്നു. താമസ കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. ബാലസമൻ എല്ലാം വളരെ താല്പര്യപൂർവ്വം കേട്ടുകൊണ്ടിരിക്കും, പക്ഷേ ഒന്നും പിടികിട്ടത്തില്ല. അതാണ് ബാലസമൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ബാലസമനം എന്ന് പറയുമ്പോൾ അതിന് ചില നല്ല വശങ്ങളും ഉണ്ട്. കുട്ടി എന്ന് പറയുമ്പോൾ അതിനെന്താണ്? നിഷ്കളങ്കത പോലെയുള്ള ചില നല്ല കാര്യങ്ങളുണ്ട്. പക്ഷെ നമുക്ക് അംഗീകരിക്കാൻ വയ്യാത്ത ഒരു കാര്യമുണ്ട്. എന്താണ്? ബുദ്ധിശൂന്യത. അതാണ് ബാലസമനം എന്ന് പറയുന്നത്. വിവരക്കേട്, അറിവില്ലായ്മ, അതാണ് ഈ താമസ കർത്താവിന്റെ ലക്ഷണം. സ്തബ്ധ സ്തബ്ധൻ അഹങ്കാരി, ഗുരുവിനെ പോലും അംഗീകരിക്കാത്തവൻ എന്ന് ദണ്ഡവെന്ന നമതി കസ്മൈസി ദണ്ഡവത് ഒരുത്തനെയും നമിക്കുന്നില്ല. ഒരുത്തനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗുരുവിനെങ്കിലും. അതാണ് കസ്മയിച്ചിട്ട് എന്ന് പറഞ്ഞു. നമിക്കുക എന്ന് പറഞ്ഞാൽ ഗുരു പറഞ്ഞത് അനുസരിക്കാത്ത, അതാണ് ഈ ബാലന്റെ ലക്ഷണം. ഷഠ മായാവി വഞ്ചകൻ. മായാവി എന്ന് പറഞ്ഞാൽ വഞ്ചകൻ, തന്നെ തന്നെ വഞ്ചിക്കുന്നു, മറ്റുള്ളവരെയും വഞ്ചിക്കുന്നു. ശക്തിഗൂഹനകാരി ശക്തിയെ ഗൂഹനം ചെയ്യുന്നവൻ, അവനെ മറച്ചു പിടിച്ചിരിക്കുന്നവൻ. ബാലനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവന്റെ ശക്തി എന്താണെന്ന് അവൻ അറിയത്തില്ല, അവനുള്ള ശേഷി വന്നില്ല. അതുപോലെ ഈ തോമസനും അവന്റെ ശേഷികളെക്കുറിച്ച് അവന് ബോധമില്ല. അതുകൊണ്ടാണ് അവൻ അലസനായും വിഷാദിയായും എല്ലാം കഴിയുന്നത്. അതാണ് ശക്തി ഗുഹനകാരി എന്ന് പറഞ്ഞിരിക്കുന്നത്. സ്വന്തം കഴിവുകളെ അവൻ തിരിച്ചറിയുന്നില്ല, പുറത്തെടുക്കുന്നില്ല, പ്രവർത്തിക്കുന്നില്ല, ഉപയോഗിക്കുന്നില്ല. മായാവി എന്നാൽ അവൻ്റെ കയ്യിൽ വഞ്ചന പോലെയുള്ള കാര്യങ്ങളുമുണ്ട്. അറിവില്ലെങ്കിലും അറിവുണ്ടെന്ന് ഭാവിക്കും, ശേഷിയില്ലെങ്കിലും ശേഷിയുണ്ടെന്ന് ഭാവിക്കും. ശരിക്കുള്ള ശേഷിയെ ഒട്ട് ഉപയോഗിക്കത്തുമില്ല, ശരിക്കുള്ള അറിവിനെ ഉപയോഗിക്കത്തില്ല. അങ്ങനെ ഉള്ളവനാണ് നൈഷ്കൃതിക. നിഷ്കൃതികൻ എന്ന് പറയുന്നതിന് വഞ്ചന ചെയ്യുന്നവനുണ്ട്. പരവൃത്തിച്ഛേദനപര മലയാളത്തിൽ പറയും, നല്ല തനി മലയാളത്തിൽ, നാടൻ ഭാഷയിൽ ഞാൻ പറയും. അന്യന്റെ പള്ളക്കടിക്കുന്നവൻ എന്ന് പറയും. പരവൃത്തിച്ഛേദനപര എന്ന് പറയുന്നു, തനിക്കൊരു ഗുണവും ചെയ്തില്ലെങ്കിലും മറ്റുള്ളവനിട്ട് രണ്ട് താങ്ങു കൊടുക്കാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. തനിക്ക് തന്റേതായി തനിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ അവനെ കൊണ്ടൊന്നും കഴിയത്തില്ല. അതാണ് പരവൃത്തിച്ഛേദനം എന്ന് പറയുന്നത്. തനിക്ക് വേണ്ടി ചെയ്യാൻ തന്റെ കയ്യിലൊന്നും കാണത്തില്ല. ഒന്നുമില്ലെങ്കിലും മറ്റുള്ളവനെ നല്ല കാര്യത്തിനല്ല ഉപദ്രവിക്കുന്നതിനുള്ള എന്തെങ്കിലും തന്റെ കൈ കാണും. അതാണ് പരവർത്തിച്ഛേദനം എന്ന് പറയുന്നത്, നൈഷ്കൃതികൻ എന്ന് പറയുന്നത്. ക്രൂരൻ എന്നും അതിനർത്ഥമുണ്ട്, നൈഷ്കൃതികൻ, ക്രൂര സ്വഭാവമാണ്. അലസഹ അപ്രവൃത്തിശീല, പ്രവൃത്തിക്കുന്ന ശീലമില്ല അവൻ. ഇതാണ് ആത്മീയതയെന്ന് ധരിച്ചിരിക്കുന്നവരുമുണ്ട്, പ്രവൃത്തിശീലമില്ലാതിരിക്കുക, അപ്രവൃത്തിശീല. ഇത് താമസഭാവമാണ്. പക്ഷെ ശ്രേഷ്ഠമായ ആത്മീയതയെന്ന് ചിലർ ജന്മനാ അങ്ങനെ ആയിരിക്കും, പ്രവർത്തിക്കാൻ മടിയായിരിക്കും, അവർ ജന്മനാ സിദ്ധന്മാരായിരിക്കും. എന്റെ നല്ല കാലത്ത് എന്റെ വീട്ടിൽ പണിയെടുത്തിട്ടില്ല, പിന്നെ അല്ലേ ആശ്രമത്തിൽ ഒന്ന് പണിയുന്നതെന്ന് ചോദിക്കും. പിന്നെയാണ് നിങ്ങൾ എന്നെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നവരുണ്ട്. അതാണ് അലസൻ എന്ന് പറയുന്നത്. അപ്രവൃത്തിശീല എന്ന് വെച്ചാൽ സ്വഭാവമായി പോയി, മാറ്റാൻ പറ്റത്തില്ല. നിർബന്ധിച്ചു കഴിഞ്ഞാൽ അവർ ഹിമാലയത്തിലേക്ക് പോകും. താനെന്തോ അതാണ് ആത്മീയതയെന്ന് ധരിക്കുന്നവർ. ശാസ്ത്രത്തെ എന്നിവർക്ക് സ്വീകാര്യമല്ല. താൻ എന്ത് ധരിച്ചിരിക്കുന്നു അതാണ് ശരി. എവിടെ കർത്തവ്യേഷ്വപി, ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അതിനും കൂടി. അത് പ്രത്യേകം പറയുന്നു, ചെയ്യേണ്ട കാര്യങ്ങളിൽ കൂടി പ്രവൃത്തിയില്ലാതിരിക്കുക. അതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. താമസന്റെ പ്രത്യേകതയാണ്. ഇതെല്ലാം കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല. പൊല്ലക്കടയിൽ സൂചിപ്പിക്കാൻ പോകുന്നു, അബദ്ധമാണ്. വിഷാദി, വിഷാദവാൻ, സർവദാ അവസന്ന സ്വഭാവ, അറിയാനുണ്ടോ? അവസന്നം എന്ന് വെച്ചാൽ തളർന്നത്, ക്ഷീണിച്ചത്, അങ്ങനെയുള്ള സ്വഭാവത്തോടെ സർവദാ ഇരിക്കും. വിഷാദത്തിൽ ഒരു ഉത്സാഹവും ഒന്നും കാണത്തില്ല. ഇപ്പൊ അർജുനൻ ഇരിക്കുന്നത് പോലെ ഒന്നും ചെയ്യാൻ വയ്യാതെ. അതാണ് വിഷാദി. ദീർഘസൂത്രീച കർത്തവ്യാനാം ദീർഘപ്രസാരണ, അതാണ് ദീർഘസൂത്രി എന്ന് പറഞ്ഞ. രാവിലെ എണീക്കുന്നത് ചിലപ്പോൾ ആശ്രമത്തിൽ മണിയടിക്കുന്നത് കേട്ടിട്ടായിരിക്കും, എന്നാലും അവിടെ ഒരു 10 മിനിറ്റ് കൂടെ കിടക്കാമെന്ന് വിചാരിക്കും. ഇതാണ് ദീർഘസൂത്രം. ഒന്നുകൂടെ കിടന്നിട്ട് ആ സുഖം, അലസതയുടെ മന്ദതയുടെ തമസിന്റെ സുഖം വിടാൻ മനസ്സ് വരത്തില്ല. എണീറ്റ് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കൂടെ ഇരിക്കാമെന്ന് വിചാരിക്കും. പിന്നെ പ്രഭാത കൃത്യങ്ങളെല്ലാം ഒരു അരമണിക്കൂറൂടെ കഴിയിട്ടെന്ന് വിചാരിക്കും. അപ്പം മറ്റ് ദിനചര്യകളെല്ലാം കഴിഞ്ഞിരിക്കും, അപ്പോഴായിരിക്കും നമ്മുടെ ദിനചര്യയ്ക്ക് ഒരുമ്പെടുന്നത്. ഇതാണ് ദീർഘസൂത്രം. ഇപ്പൊ ചെയ്യേണ്ട കാര്യങ്ങൾ പിന്നേക്ക് മാറ്റിവെക്കുക, അതിനാണ് ദീർഘസൂത്രം എന്ന് പറയുന്നത്. ഇന്ന് ചെയ്യേണ്ടത് നാളെ ചെയ്യാമെന്ന് വിചാരിക്കുക. കർത്തവ്യാന ദീർഘപ്രസാരണം എന്ന് പറയുന്നതാണ് നീട്ടി നീട്ടി വയ്ക്കുക. പ്രസാരണം എന്ന് വെച്ചാൽ നീട്ടി വയ്ക്കുക. ഒരു കാര്യവും സമയത്ത് ചെയ്യത്തില്ല, അവസാനം എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാമെന്ന് വിചാരിക്കും, അതൊട്ട് നടക്കത്തുമില്ല. അത് താമസ കർത്തവിന്റെ സ്വഭാവമാണ്. വിശേഷിക്കുന്നു സർവദാ മന്ദ സ്വഭാവ. രജോ ഗുണമുള്ളവനും ആനസ്യം വരും, പക്ഷെ ഇതങ്ങനെയല്ല, സർവദാ മന്ദ സ്വഭാവമായി എപ്പോഴും ഉറങ്ങി ഉറങ്ങിയിരിക്കും. ഒരു കാര്യവും സമയത്ത് ചെയ്യത്തില്ല. അതൊന്നുകൂടി വിശദീകരിക്കുന്നു. ഇനി ആർക്കും ഇതിലൊന്നും സംശയം വരണ്ട. ഏത് അദ്യ ശോഭ കർത്തവ്യം തത് മാസേനാവിനകരോതി. ഇന്നല്ലെങ്കിൽ നാളെ ചെയ്യേണ്ട കാര്യം ഒരു മാസം കൊണ്ട് പോലും ചെയ്യത്തില്ല. ചെയ്യാമെന്ന് വിചാരിക്കും, നാളെ വരട്ടെ ചെയ്യാം, സമയമുണ്ടല്ലോ, പതുക്കെ ആവട്ടെ. എന്തിനാ ഇത്ര ധൃതിയ? അത്യാവശ്യം തോന്നുന്നു. നമ്മൾ സ്വാമിയല്ലേ, ഇപ്പൊ പ്രത്യേകിച്ച് ചെയ്തിട്ടൊന്നും നേടാനില്ല എന്ന് വിചാരിക്കും. അതാണ് മാസേനാവിന കരോതി എസ്റ്റൈവം ഭൂതകർത്ത. ഇങ്ങനെയുള്ള ഈ പറഞ്ഞ തരത്തിലെല്ലാം ഉള്ള കർത്താവ് സത്താമസിച്ചതേ. ഇത്തരം ശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കളയാൻ വേണ്ടിയിട്ട് ഇവിടെ പറയുകയാണ്. ഇതെല്ലാം മാറ്റി സാത്വിക ഭാവത്തിലേക്ക് പോകാൻ വേണ്ടി പറയുകയാണ്. ഇതൊന്നും ശരിയല്ല. ആധ്യാത്മിക മാർഗത്തിൽ പോകുന്നവർ ഇതൊക്കെയാണ് ശ്രേഷ്ഠമെന്ന് കരുതരുത്, ഇതൊക്കെയാണെന്ന് കരുതരുത്, അതിനുവേണ്ടി പറയുകയാണ്. ഇതെല്ലാം ശരിക്കൊന്ന് പഠിച്ചു വെച്ച് ഇംഗ്ലീഷിൽ പറയാൻ പറ്റുമെങ്കിൽ ഇതിനെ നമുക്ക് ഗീത മാനേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കാം. ഇതൊക്കെയാണ് പഠിപ്പിക്കുന്നതെന്ന്. ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ മലയാളത്തിൽ പറഞ്ഞാൽ മാർക്കറ്റ് ഉണ്ടാവത്തില്ല, ഇംഗ്ലീഷിൽ പറയും. കാര്യങ്ങൾ ഇതൊക്കെയാണ്. ദീർഘസൂത്രി എന്ന് പറയുന്നതിന് വേറൊരർത്ഥവും പറയുന്നുണ്ട്. മറ്റുള്ളവരുടെ ദോഷങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നവനെന്നും അർത്ഥം പറയുന്നുണ്ട്. അങ്ങനെ ഒരർത്ഥവും പറയുന്നുണ്ട്. എന്തായാലും ഇതെല്ലാം താമസമാണ്, ഉപേക്ഷിക്കേണ്ടതാണ്. അയുക്ത പ്രാകൃത സ്തബ്ധ ഷഠോ നിഷ്കൃതി കോലസ വിഷാദി ദീർഘസൂത്രീ ച കർത്ത താമസ ഉച്യതേ. ഇവിടെ കർത്താവ്, കർമ്മം ഇതിന്റെ എല്ലാം ത്രിവിധ ഭേദങ്ങളെ കുറിച്ച് പറഞ്ഞു. ജ്ഞാനം, കർത്താവ്, കർമ്മം, കാരണം. ഇനി അടുത്ത് പറയാൻ പോകുന്നു. ബുദ്ധേർ ഭേദം ധൃതേശ്ചൈവ ഗുണതസ്ത്രിവിധം ശൃണു പ്രോജ്യമാനമശേഷേണ പൃഥക്ത്വേന ധനഞ്ജയ പ്രവൃത്തിം ച നിവൃത്തിം ച ബന്ധം മോക്ഷം ച യാ വേത്തി ബുദ്ധി സാ പാർത്ഥ സാത്വികീ യയാ ധർമ്മം അധർമ്മം ച കാര്യം ച കാര്യമേവ ച അയഥാവത് പ്രജാനാതി ബുദ്ധി സാ പാർത്ഥ രാജസി അധർമ്മം ധർമ്മമിതി യാ മന്യതേ തമസാവൃതാ സർവാർത്ഥാൻ വിപരീതാംശ്ച ബുദ്ധിസ്സാ പാർത്ഥ താമസീ ധൃത്യാ യയാ ധാരയതേ മനഃപ്രാണേന്ദ്രിയക്രിയാ യോഗേനവ്യഭിചാരണ്യാ ധാരയത്യർജുന പ്രസംഗേന ഫലാകാംക്ഷീ ധൃതി സാ പാർത്ഥ രാജസീ യയാ സ്വപ്നം ഭയം ശോകം വിഷാദം മദമേവ ച ന വ്യമുഞ്ചതി ദുർമേധ ധൃതി സാ താമസീ മത സുഖം ത്വിദാനീം ത്രിവിധം ശൃണോ മേ ഭരത ശഭ അഭ്യാസാദ്രമതേ യത്ര ദുഃഖാന്തം ച നിഗച്ഛതി യത്തതഗ്രേ വിഷമിമാ പരിണാമേ മൃതോപമം തസ്സുഖം സാത്വികം പ്രോക്തം ആത്മബുദ്ധി പ്രസാദജം വിഷയേന്ദ്രിയ സംയോഗാത് യത്തതഗ്രേ മൃതോപമം പരിണാമേ വിഷമിവ തസുഖം രാജസംസ്മൃതം യദഗ്രേ ചാനുബന്ധേ ച സുഖം മോഹനമാത്മനാ നിദ്രാലസ്യ പ്രമാദോത്ഥം തത്താമസമുദാഹൃതം ന തദസ്തി പൃഥിവ്യാം വാ ദിവി ദേവേഷു വാ പുനഃ സത്വം പ്രകൃതിജൈർമുക്തം യദേഭിഃ സ്യാത്രിഭിർഗുണൈഃ ബ്രാഹ്മണ ക്ഷത്രിയ വിശാം ശൂദ്രാണാം ച പരന്തപ കർമാണി പ്രവിഭക്താനി സ്വഭാവ പ്രഭവൈർഗുണൈഃ സമോദമസ്തപഃ ശൗചം ക്ഷാന്തിരാർജവമേവ ച ജ്ഞാനം വിജ്ഞാനമാസ്തിക്യം ബ്രഹ്മകർമ്മ സ്വഭാവജം ശൗര്യം തേജോ ധൃതിർദ്ധാക്ഷ്യം യുദ്ധേ ചാപ്യപലായനം ദാനമീശ്വരഭാവസ്ഥ ക്ഷത്രകർമ്മ സ്വഭാവജം കൃഷിഗൗരക്ഷ്യവാണിജ്യം വശ്യകർമ്മ സ്വഭാവജം പരിചര്യാത്മകം കർമ്മ ശൂദ്രസ്യാപി സ്വഭാവജം ശ്വേ ശ്വേ കർമ്മണ്യഭിരത സംസിദ്ധിം ലഭതേ നര സ്വകർമ്മ നിരത സിദ്ധിം യഥാവിന്ദതി തച്ഛൃണു യത പ്രവൃത്തിർഭൂതാനാം സർവമിദം തതം സ്വകർമ്മണാ തമഭ്യർജ്യ സിദ്ധിം വിന്ദതി മാനവ ശ്രേയാൻ സ്വധർമ്മോ വിഗുണഃ പരധർമ്മസ്വനുഷ്ഠിതാത് സ്വഭാവനിയതം കർമ്മ വന്നാപ്നോതി കിൽബിഷം സഹജം കർമ്മ കൗന്ദേയ സദോഷമപി ന ത്യജേത് സർവാരംഭാ ഹി ദോഷേണ ഭൂമേനാഗ്നിരിവാവൃതാഃ. അസക്തബുദ്ധിസർവത്ര ഹിതാത്മാ വിഗതസ്പൃഹ നൈഷ്കർമ്മ്യ സിദ്ധിം പരമാം സന്യാസേനാധിഗച്ഛതി സിദ്ധിം പ്രാപ്തോ യഥാ ബ്രഹ്മ തഥാപ്നോതി നിബോധമേ സമാസേനൈവ കൗന്ദേയ നിഷ്ഠാജ്ഞാനസ്യ യാപരാ.